നാലായിരം ഭാഷ ബ്രഹ്മവ ഇദമഗ്ര ആസീ തദാത്മാനമേവ അവേത് അഹം ബ്രഹ്മാസ്മീതി തസ്മാത്തത്സർവം അഭവത് തദ്യോ യോ ദേവാനാം പ്രത്യബുദ്ധ്യത സ ഏവ തദഭവത് തഥാ ശീനാം തഥാ മനുഷ്യാണാം തദ്ഹേതത് പശ്യന്ന ശ്രുവാമദേവഃ പ്രതിപേതേ അഹം മനുരഭവം സൂരിശ്ചേതി തദിദമപ്യേദർഹി ഏവം വേദ അഹം ബ്രഹ്മാസ്മീതി സ ഇദം സർവം ഭവതി തസ്യ ന ദേവാശ്ചന അഭൂത്യൈശതി ആത്മഹ്യേഷാം സസ് ഭവതി അഥ യോ അന്യാം ദേവതാം ഉപാസ്തി യോ അസൌ അന്യോഹമസ്മീതി ന സ വേദ യഥാ പശിരേവം സദേവാനാം യഥാ വൈ ബഹവ പശവോ മനുഷ്യം ഭുഞ്ജിയോ ഏകൈകഃ പുരുഷോ ദേവാൻ ഭുനക്തി ഏകസ്മിന്നേവ പശവവാദീയം ആത്മാനേ അപ്രിയം ഭവതി കിമു ബഹുഷു തസ്മാദേശാം തന്നപ്രിയം തദേതന്മനുഷ്യാവിദ്യുഹു ബ്രഹ്മവായുദമഗ്രാസി തദാത്മാനമേവ അവേത്. ഇതിനാണ് ഇതുവരെ ഈ വാക്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇതുവരെ നടന്നത്. അതിന് ഇവിടെ ബ്രഹ്മവ ഇതമഗ്രാസി, ഇവിടെ ബ്രഹ്മം എന്താണ് ചോദ്യം. ഇത് ബ്രഹ്മ പരംബ്രഹ്മത്തെ പറയുന്നു, അപരബ്രഹ്മത്തെ പറയുന്നു പറയുന്നു. അത് പൂർവക്ഷി പറഞ്ഞ എന്താണത്? അപരബ്രഹ്മമാണ്. ഇവിടെ മനുഷ്യനാണ്, മനുഷ്യാധികാരത്തെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ അപരബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു, ഹിരണ്യഗർഭൻ പ്രജാപതി എന്നെല്ലാം പറയുന്നു. അതും പിന്നെ ആത്മാനമേവ അവേത് എന്ന് പറയുന്നു. ഇവിടെ പറയുന്ന എന്ത് കാര്യത്തെ കുറിച്ചാണ്? അപരബ്രഹ്മത്തെ ഉപാസിക്കുക. ആ ഉപാസന കൊണ്ട് അപരബ്രഹ്മഭാവത്തെ പ്രാപിക്കുക. ഇതാണ് പൂർവപക്ഷം. അതിന് ഭാഷകാരൻ നിഷേധിച്ചു. ഇവിടെ ചർച്ച ചെയ്യുന്ന ബ്രഹ്മവിദ്യയെ കുറിച്ചാണ്. ബ്രഹ്മവിദ്യ എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ ഫലം എന്താണ്, അതെല്ലാം ഇവിടെ ചർച്ച ചെയ്ത് ഇവിടെ സമർപ്പിച്ചു. ഇനി അടുത്ത് വീണ്ടും വരുന്നത് പൂർവപക്ഷമാണ്. ഈ ഇവിടെ ഒരു ചോദ്യം, ഇവിടെ സിദ്ധാന്തം അനവഗമന നിവൃത്തിൽ ദുഷ്ടത്വ ദുഷ്ടവിരോധ എന്ന് രണ്ട് സമാധാനങ്ങൾ പറഞ്ഞതിനെ കുറിച്ച്. ദുഷ്ടമെന്നത് പൂർവക്ഷിക്കും അജ്ഞാന നിവൃത്തി അനുഭവമാണെന്നും ഉദ്ദേശിച്ചാണ്. ഇവിടെ പറയുന്ന സിദ്ധാന്തമാണ് പൂർവപക്ഷമുണ്ട്. സിദ്ധാന്തത്തെ കുറിച്ചാണ് പറയുന്നത്, പൂർവക്ഷത്തെ കുറിച്ചല്ല പറയുന്നു. അത് വ്യക്തമായി പറഞ്ഞല്ലോ. ദുഷ്ടവിരോധം എന്ന് പറയുന്നു, അനുഭവത്തിന് മാർഗം സ്വീകരിക്കാൻ പാടില്ല എന്നാണ് സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നത്. പൂർവക്ഷമല്ല. അജ്ഞാന നിവൃത്തിയാനോ? ഇവിടെ അജ്ഞാനം, അജ്ഞാന നിവൃത്തി, ജ്ഞാനം, മോക്ഷം ഇതൊക്കെ സിദ്ധാന്തത്തിലാണ്, പൂർവപക്ഷത്തിലല്ല. പൂർവപക്ഷി അതൊന്നുമല്ല സ്വീകരിച്ചിരിക്കുന്നു. പൂർവപക്ഷിക്ക് ആത്മാവിന്റെ അജ്ഞാനത്തിന്റെ നിത്യനിവൃത്തത്വം അനുഭവിക്കുന്നുണ്ട്. പൂർവപക്ഷി അത് സ്വീകരിച്ച പിന്നെ ചർച്ചയുടെ ആവശ്യമില്ല. പൂർവപക്ഷമില്ല, സ്വീകരിക്കാത്ത ആളിനെയാണ് പൂർവപക്ഷി എന്ന് പറയുന്നത്. സിദ്ധാന്തി പറയുന്നത് പോലെ അജ്ഞാനം, അജ്ഞാന നിവൃത്തി, ജ്ഞാനം തുടങ്ങിയ കാര്യങ്ങൾ അംഗീകരിക്കാത്ത ആളിനെയാണ് പൂർവക്ഷി എന്ന് പറയുന്നത്. പൂർവക്ഷി അത് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ചർച്ചയില്ല, ചോദ്യ സമാധാനമില്ല, സമാധാനം മാത്രമേ ഉള്ളൂ. ചോദ്യമില്ലാത്തടത്ത് പലപ്പോഴും സമാധാനത്തിന്റെ ആവശ്യം വരത്തില്ല. ഇവിടെ പറയുന്നത് സിദ്ധാന്തമാണ്. സിദ്ധാന്തി പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ചാൽ അത് പിന്നെ സിദ്ധാന്തിയാകും, പൂർവക്ഷിയാകത്തില്ല. അതുകൊണ്ട് പൂർവക്ഷി ചോദ്യം ചോദിക്കുന്നതാണ്, സിദ്ധാന്തി സമാനം പറയുന്നതാണ്. രണ്ടുപേരും രണ്ട് ആശയത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതാണ് പൂർവക്ഷിയെ ബോധ്യപ്പെടുത്തുന്നത്. എന്താണ് ഇതാണ് സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അതുവരെ പൂർവക്ഷി എന്താണ് ധരിച്ചിരിക്കുന്നത് അതായിടപെടുന്നു. അങ്ങനെ സംഭവിക്കാം, തന്റെ സിദ്ധാന്തത്തെ വിട്ടിട്ട് മുഖ്യ സിദ്ധാന്തത്തെ സ്വീകരിക്കുന്നു. ചർച്ച ചെയ്യുമ്പോൾ രണ്ടുപേരുടെ ആശയം ഒന്നല്ല. സിദ്ധാന്തി പറയുന്ന ഒരു വിഷയങ്ങളോടും പൂർവക്ഷിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടാണ് ചർച്ച നീണ്ടുപോകുന്നത്. അങ്ങനെ ആ ചർച്ചയിലൂടെ അത് സിദ്ധാന്തമാണ് ശരിയെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ പൂർവക്ഷി സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുന്ന രീതിയിലാണ് ഇവിടെ ചർച്ച പോകുന്നത്. പൂർവക്ഷോ സിദ്ധാന്തി പോലെ അഭിപ്രായക്കാരല്ല. അജ്ഞാനം, അജ്ഞാന നിവൃത്തി തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം പൂർവക്ഷിക്ക് പൂർവക്ഷിയുടെ അഭിപ്രായമുണ്ട്, സിദ്ധാന്തിക്ക് സിദ്ധാന്തിയുടെ അഭിപ്രായമുണ്ട്. ആ ചർച്ചയെ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ഒടുവിൽ പൂർവക്ഷി തന്റെ അഭിപ്രായം വിട്ടിട്ട് സിദ്ധാന്തിയോട് ചോദിക്കുമ്പോൾ തന്റെ അഭിപ്രായം വിടേണ്ടി വരും. അതുവരെ സിദ്ധാന്തമാണെങ്കിൽ പിന്നെ പൂർവക്ഷമില്ലല്ലോ. ഇനി അടുത്ത് ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇവിടെ ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നിൽ നിന്ന് അന്യമായ ഒരു ബ്രഹ്മത്തെക്കുറിച്ചുള്ള വിദ്യയാണ്. ഈ ബ്രഹ്മവും താനും ഒന്നാണോ? വാസ്തവത്തിൽ ഇവിടെ ബ്രഹ്മവിദ്യ എന്നൊരു ഉപാസന തന്നെ. ഇതൊക്കെയാണ് സംശയം ഉറുപക്ഷിയിൽ. ഉറുപക്ഷത്തിൽ എന്താണ് കാര്യബ്രഹ്മം, ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ പ്രജാപതി, അത് താനാണെന്ന് ഉപാസിക്കുക. ആത്മാനമേവ അവയെന്ന് വെച്ചോടെ ഉപാസന എന്നുള്ളത്. അങ്ങനെ ഉപാസിച്ച് ഉപാസിച്ചതായിത്തീരുക. ഇപ്പൊ താനതല്ല, താനില്ലാത്ത ഒന്നിനെ ഉപാസിച്ച് താൻ എന്നിച്ച ധ്യാനിക്കുക. ഉപാസന എന്നുവെച്ച ധ്യാനമാണ്, വേറെ അർത്ഥമൊന്നുമില്ല. വൈദികമായി ഹിരണ്യഗർഭ ഉപാസന, അത് വേദത്തിന് മുമ്പ് വ്യാഖ്യാനിച്ച ഭർതൃപ്രപഞ്ചനും മറ്റും അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. തന്നിൽ നിന്ന് അന്യമായി ഒന്നിന് ഉപാസിക്കുക, അതിന് താനാണെന്ന് ഉപാസിക്കുക. അങ്ങനെ ഉപാസിച്ച് ഉപാസിച്ച് തദ്ഭാവാപത്തി അസനതായി തീരുക എന്നുള്ളതാണ്. ഇത് കാലം കൊണ്ട്, ഇത് വൈദിക കാലഘട്ടത്തിൽ. അത് പിന്നെ പൗരാണികമായ കാലത്തിൽ വരുമ്പോഴാണ് അത് ശിവന്റെ ഉപാസന, വിഷ്ണുവിന്റെ ഉപാസന, ദേവിയുടെ ഉപാസന എന്നെല്ലാം പറയും. ഇവിടെ തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന വിഷ്ണുവിനെ ഉപാസിക്കുന്നു. ആദ്യം അത് അംഗീകരിക്കേണ്ട ഒരു ഉപാസനയ്ക്ക് എന്താണോ ഉപാസ്യമായിരിക്കുന്നത് തന്നിൽ നിന്ന് അന്യമാണ്, അത് സ്വീകരിക്കേണ്ടി വരുന്നു. താനാണെങ്കിൽ പിന്നെ ഉപാസനയില്ല, ധ്യാനമില്ല. ധ്യാനിക്കണമെങ്കിൽ എന്ത് വേണം? അന്യമായ ഒന്ന് വേണം. തന്നെ അതിൻ്റെ ആവശ്യമില്ല. തനിക്ക് തന്നെ തന്നെ ധ്യാനിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ, താനാണല്ലോ. ധ്യാനിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? അപ്പൊ ആദ്യം അന്യമായി സ്വീകരിക്കണം. അന്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ദേവനോ ദേവിയോ എന്തായാലും അതിനെ അന്യമായിട്ട് തന്നെ ഉപാസിക്കുന്നു. ആ ദേവനെ പ്രാപിക്കണം, ധ്യാനിച്ച് ധ്യാനിച്ച് അതിനെ പ്രാപിക്കണം. അല്ലെങ്കിൽ ആ അന്യമായിരിക്കുന്ന ദേവനെ താനായിട്ട് തന്നെ ഭാവിക്കുന്നു, അത് താൻ തന്നെയാണ്. അന്യമായിരിക്കുന്നതിന് അന്യമായി ഭാവിച്ചാലും അന്യമായിരിക്കുന്നതിന് താനായി ഭാവിച്ചാലും അതിൻ്റെ അടിസ്ഥാനം ഭേദബോധം, ഭേദാധിഷ്ഠിതമാണ്. അത്തരം ധ്യാനത്തെ ഇവിടെ ഭാഷകാരൻ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് നടത്തി പറയുന്നത്. അഭേദമാണെങ്കിലും ആ തത്വം ആകുമ്പോൾ അവിടെ വിശേഷിച്ച് ധ്യാനത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അവിടെ അറിവ് ശ്രുതിയിൽ നിന്നുള്ള ഗ്രഹണം മാത്രം മതി. ഇത് ഭേദം സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ധ്യാനിക്കേണ്ടി വരും. ധ്യാനത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് ഭേദമാണ്. അഭേദത്തിലാണെങ്കിൽ ജ്ഞാനം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ധ്യാനത്തെ നിഷേധിക്കണമെങ്കിൽ അഭേദത്തെ സമർത്ഥിക്കണം. അതുകൊണ്ട് ഇവിടെ ഭേദത്തെ നിഷേധിക്കുകയാണ്. ഇവിടെ പറയുന്ന ബ്രഹ്മവായുധം ഗ്രമാസി ആത്മാനമേവ വേദ, ഇവിടെ പറയുന്ന ഈ ബ്രഹ്മം ധ്യാനിക്കേണ്ടതൊന്നല്ല. എന്തുകൊണ്ട്? അത് അന്യമല്ല, അതറിയേണ്ടതൊന്നാണ്. അവിടെ പ്രാധാന്യം അറിവിനാണ്. അറിവെന്ന് പറയുന്നത് ധ്യാനം എന്ന് പറയുന്നതിന് എന്താ വ്യത്യാസം? അറിവ് ഇവിടെ പറഞ്ഞു പ്രമാണജന്യം, വാക്യത്തിൽ നിന്നുണ്ടാകുന്നത്. എങ്ങനെയാണ് ചക്ഷീന്ദ്രിയം കൊണ്ട് അറിവുണ്ടാകുന്നത്? അറിവ് പ്രമാണത്തിൽ നിന്നേ ഉണ്ടാവും, ധ്യാനത്തിൽ നിന്നുണ്ടാകത്തില്ല. മുമ്പിരിക്കുന്ന പുസ്തകം പുസ്തകമാണെന്ന് അറിയുന്നതിന് ഇനി പുസ്തകത്തിൽ ധ്യാനിക്കേണ്ട ആവശ്യമില്ല. ഇന്ദ്രിയാട്ട സന്നിവേഷം ഉണ്ടായാൽ ഉടൻ അറിവുണ്ടാകും. പുസ്തകത്തെ കണ്ടാൽ ഉടൻ പുസ്തകമാണെന്ന് അറിവുണ്ടാകും. പിന്നീട് അതിനെ ധ്യാനിച്ച് ധ്യാനിച്ച് അങ്ങനെ ഒരു അറിവുണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് മാനസിക ക്രിയയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, അത് സംഭവിച്ചേ തീരും. വസ്തുവും ഇന്ദ്രിയവുമായിട്ട് സന്നിവേഷം ഉണ്ടായാൽ അവിടെ ജ്ഞാനം സംഭവിച്ചേ തീരും. അത് നിയമമാണ്. അതുപോലെ ഇവിടെ പറയുന്ന തത്വം ബ്രഹ്മവായുധമദ്രാസി സ്വസ്വരൂപമാണ്. അതിനെ ബോധിപ്പിക്കുന്നത് പ്രമാണമാണ്. ചക്ഷുരേന്ദ്രിയം എങ്ങനെയാണോ പ്രമാണമായിരിക്കുന്നത്, അതുപോലെ ശ്രവണേന്ദ്രിയത്തിന്റെ സഹായത്തോടുകൂടി ആ ശബ്ദം പ്രമാണമായിരിക്കുന്നു. അത് ബോധിപ്പിക്കുമ്പോൾ അവിടെ അറിവുണ്ടാവും. അതിന് അറിവിന് വേണ്ടി ധ്യാനിക്കേണ്ട ആവശ്യം. ധ്യാനം വേണ്ടെന്നുള്ള പറയുന്നത് ധ്യാനത്തിന് മറ്റ് പ്രയോജനങ്ങളാണ്. അറിവ്, അജ്ഞാന നിവൃത്തി, ഈ രണ്ട് കാര്യങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അറിവ് എപ്പോഴും എവിടെയും അറിവ് പ്രമാണജന്യമാണ്. അതുകൊണ്ട് ജ്ഞാനത്തിന്റെ പ്രാധാന്യം, അത് അഭേദം ആണെന്നറിഞ്ഞാലേ ശ്രദ്ധിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ ഒരു പുരുഷൻ ധ്യാനിച്ച് അപരബ്രഹ്മത്തെ, ഹിരണ്യഗർഭസ്ഥാനത്തെ പ്രാപിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്ന ശുദ്ധമായ അറിവിനെ കുറിച്ചാണ്. ശ്രുതി ബോധിപ്പിക്കുന്നു, താൻ ആരാണെന്ന് ബോധിക്കുന്നു. പക്ഷെ ശ്രുതി പല ഭാഗങ്ങളും ശ്രവിക്കുമ്പോൾ ഭേദത്തെ അംഗീകരിക്കുന്നതായിട്ടും തോന്നുന്നു, ഉപാസനയെ അംഗീകരിക്കുന്നതായിട്ടും തോന്നുന്നു. ഭേദമുണ്ടെങ്കിലും ഉപാസനയുണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത്. പുണ്യോ വൈ പുണ്യേന കർമ്മണ ഭവതി യുദ്ധം വിദ്യാ കർമ്മണി സമന്വാരഭേദേ മന്ദാബുദ്ധ കർത്ത വിജ്ഞാനാത്മാ പുരുഷ ഇത്യേമാദീശ്വരതി സ്മൃതി ന്യായേഭ്യ പരസ്മാവിലക്ഷണോ അന്യ സംസാരി അവഗമ്യത. പുണ്യോ വൈ പുണ്യേന കർമ്മണ, പുണ്യഫലങ്ങൾ പുണ്യകർമ്മം കൊണ്ടുണ്ടാകുന്നു. കർമ്മവും ഫലവും ആർക്ക്? ഈശ്വരനാണോ ബ്രഹ്മത്തിനാണോ? ബ്രഹ്മം പുണ്യത്തെയും ഫലത്തെയും എല്ലാം സൃഷ്ടിച്ച ആളാണ്. അപ്പോൾ പുണ്യം കൊണ്ട് പുണ്യഫലത്തെ നേടേണ്ട ആളല്ല. അപ്പോൾ ആ നേടുന്ന ഒരു സംസാരി വേറെയുണ്ട്, ജീവൻ. തം വിദ്യാകർമ്മണി സമന്വാര ഭേദേ, വിദ്യ ഉപാസന കർമ്മം ഇതെല്ലാം ശരിയായ രീതി അനുഷ്ഠിക്കുന്നു. എന്തിനു വേണ്ടി? ഫലത്തിന് വേണ്ടി. എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി ഉപാസന അല്ലെങ്കിൽ ധ്യാനം അല്ലെങ്കിൽ കർമ്മം ഇതനുഷ്ഠിക്കുന്നവൻ തീർച്ചയായും ആ ഫലത്തെ നേടാൻ വേണ്ടിയായിരിക്കും അനുഷ്ഠിക്കുന്നത്. സൃഷ്ടികർത്താവായിരിക്കുന്ന ഈശ്വരന് താൻ സൃഷ്ടിച്ച ഫലത്തെ നേടാൻ വേണ്ടി കർമ്മവും ഉപാസനയും ഒന്നും ആവശ്യമില്ല, ധ്യാനവും ഒന്നും ആവശ്യമില്ല. മന്ദ ബോധ കർത്ത വിജ്ഞാനാത്മാ പുരുഷ മനനം ചെയ്യുന്നവനായി അറിയുന്നവനായി കർത്താവായി ഈ മനസ്സ് ബുദ്ധി ഉപാധി സ്വീകരിച്ചിരിക്കുന്നവനായി ഒരു പുരുഷനുണ്ട്. ഇത്യമാതി ശ്രുതി സ്മൃതി ന്യായേഭ്യ, ഇവിടെ പറയുന്ന ശ്രുതി സ്മൃതി യുക്തി ഇതെല്ലാം കൊണ്ട് പൂർവക്ഷി പറയുന്നു പരസ്മാത് വിലക്ഷണോ അന്യ സംസാരി അവഗമ്യത. ആ പരബ്രഹ്മം എന്ന് ശ്രുതി പറയുന്നു, ആ പരബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് അന്യനായ ഒരു സംസാരിയുണ്ട്, ഒരു ജീവനുണ്ട്. ഒന്നല്ല പലതുമാണ്. തദ്വിലക്ഷണ പരസ ഏഷ നേതി നേതി അശ്വനായാദി അത്യേതി ആത്മാപഹത പത്മാ വിജരോ വിമർത്ത് വേദശിവ അക്ഷരസ്യ പ്രസാസന ഇത്യാദി ശ്രുതിഭ്യ. ഇപ്പൊ പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നവനായി അതിനുവേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനായി ഒരു ജീവനുണ്ടെങ്കിൽ അതിൽ നിന്ന് ഭിന്നനായി വേറൊരു പരമാത്മാവിനെ കുറിച്ചും പറയുന്നുണ്ട്. തദ്വിലക്ഷണ, എന്തുകൊണ്ടാണ് വിലക്ഷണം എന്ന് പറയുന്നത്? നേരത്തെ എന്താണോ പറഞ്ഞാൽ നേരെ വിരുദ്ധമായി ശ്രുതി പറയുന്നു. സ ഏഷ നേതി നേതി എന്ന് പറയുന്നു, ആ പരമാത്മാവ് ഇതൊന്നുമല്ല, ഇതം ഇതം ഇതൊന്നുമല്ല, ഇതൊന്നുമല്ല, ഈ ജീവഭാവമൊന്നുമല്ല, ഈ കർമ്മവും ഫലങ്ങളുമല്ല, ഇതിന്റെ മണ്ഡലങ്ങളല്ല. അശ്വനായാദി അത്യേരി പറയുന്നു, വിശേഷിച്ചും അത് ജീവനല്ല എന്ന് കാണിക്കുന്നു. അശ്വന പിപാസ വിശപ്പും ദാഹമൊന്നും ഇല്ലാത്തവനാണ്. ഈ ഉപാസനയ്ക്കുന്നവൻ ധ്യാനിക്കുന്നവൻ വിശപ്പും ധ്യാനവും ദാഹമൊക്കെ ഉള്ളവനാണ്. അപ്പൊ രണ്ടും എങ്ങനെ സംഭവിക്കും? ഈ ആത്മാപകൃതപാത്മാ വിജരോ വിമർത്തു, ഈ ആത്മാവ് പാപരഹിതനാണ്, ജരാരഹിതനാണ്, മൃത്യുരഹിതനാണ്, മറിച്ച് ഇതെല്ലാം തന്നെ അനുഭവിക്കുന്നുണ്ട്. പാപപുണ്യങ്ങൾ അനുഭവിക്കുന്നു, ജരാമരണങ്ങളെ അനുഭവിക്കുന്നു, ഇതെല്ലാം ഇങ്ങനെ ഒന്നാകുന്നു. ഏതസ്യ അക്ഷരസ്യ പ്രസാദസന പറയുന്നു, ഈ അക്ഷരപുരുഷന്റെ അധീനത്തിലാണ് ഈ ജഗത്ത് മുഴുവൻ. ഇത് ഈ ജീവന് പറയാൻ പറ്റും, എന്റെ അധീനത്തിലാണ് ജഗത്ത് മുഴുവൻ സൃഷ്ടിച്ച് സംഹാരങ്ങളെല്ലാം ഞാനാണ് ചെയ്യുന്നത്, ഇതെല്ലാം പറയാൻ കഴിയും. ഇവിടെ രണ്ടിനെയും ശ്രുതി വ്യക്തമായി എടുത്ത് കാണിക്കുന്നുണ്ട്. ഒന്ന് പുണ്യപാപങ്ങളുടെ ഭോക്താവായിരിക്കുന്ന ഒരു ജീവൻ, മറ്റൊന്ന് പുണ്യപാപങ്ങൾക്ക് അതീതനായിരിക്കുന്ന പരമാത്മാവ്. ഇത് രണ്ടും ശ്രുതി വ്യക്തമായി എടുത്ത് കാണിക്കുമ്പോൾ രണ്ടും ഒന്നെന്നിങ്ങനെ പറയും എന്നാണ്. ശ്രുതി പറയുന്നു പോട്ടെ, പഴയഷിമാര് തർക്കികന്മാര് ബുദ്ധിയുള്ളവര് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രണാത അക്ഷപാദാദി തർക്കശാസ്ത്രിച്ച സംസാര വിലക്ഷണ ഈശ്വര ഉപപത്തിത സാധ്യത. കണാദൻ ഋഷിയാണ്, അക്ഷപാദൻ ഗൗതമൻ ഋഷിയാണ്. കണാദന്റെ വൈശേഷിക സിദ്ധാന്തം, ഗൗതമന്റെ തർക്കശാസ്ത്രം, ന്യായശാസ്ത്രം തുടങ്ങിയ തർക്കശാസ്ത്രങ്ങളിൽ, തർക്കത്തിന് പ്രാധാന്യമുള്ള ശാസ്ത്രങ്ങളിൽ, ഉപപത്തിക്ക് യുക്തിക്ക് പ്രാധാന്യമുള്ള ശാസ്ത്രങ്ങളിൽ സംസാര വിലക്ഷണ ഈശ്വര ഉപപത്തിത സാധ്യത. സംസാരിയായ ജീവനിൽ നിന്നും വേറിട്ട ഒരു ഈശ്വരനെ യുക്തിയുക്തം അവിടെ സമർത്ഥിക്കുന്നുണ്ട്. നൈയായികന്മാരും മറ്റും പറയുന്നത് എന്താണോ, ഈ കാണുന്ന ഈ പ്രപഞ്ചം ഇവിടെ തന്നെ മനുഷ്യൻ സൃഷ്ടിക്കാത്തത്, വൃക്ഷലതാദികളും മറ്റും ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നത്, ഇതെല്ലാം വേണമെങ്കിൽ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായെന്ന് പറയും. പരിണാമ സിദ്ധാന്തം അനുസരിച്ചൊക്കെ അങ്ങനെയല്ലേ പറയുന്നു, മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായതാണ്, മനുഷ്യൻ സൃഷ്ടിച്ചാണ്. പക്ഷെ ഇതൊക്കെ പറയാൻ പറ്റും, മനുഷ്യന്റെ സങ്കല്പം കൊണ്ടാണ് ഉണ്ടായെന്ന് പറയാൻ പറ്റും, മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടായി എന്നാ പറയുന്നു. ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് പിന്നിൽ ഇതെല്ലാം സൃഷ്ടിച്ച ഒരാൾ വേണം, അതാണ് അവരുടെ തർക്കയുക്തി അനുമാനം എന്ന് പറയും. അത് തന്നെയാണ് ജന്മാദ്യസ്യ യഥാ അവിടെ പറയുന്നത്. അവിടെ ശ്രുതിക്ക് അനുസരിച്ച് പറയുന്നു എന്നാണ്, ഇവർ സ്വന്തം ബുദ്ധിക്ക് അനുസരിച്ച് പറയുന്നു. സംസാരി വിലക്ഷണ, ഈ ജീവനിൽ നിന്നും വേറിട്ട് സൃഷ്ടികർത്താവായ ഒരു ഈശ്വരനുണ്ട്, അല്ലെങ്കിൽ ഈ സൃഷ്ടി ഉണ്ടാകത്തില്ല എന്നാണ്. ലോകത്തിലും കാണുന്ന എന്താണ്? സൃഷ്ടി ചേതന കാര്യമാണ്, ചേതനനായ ഒരുവനാണ് സൃഷ്ടി നടത്തുന്നത്. പക്ഷെ ഈ ലോകത്തിൽ ആ സൃഷ്ടിക്ക് പരിമിതികളുണ്ട്. കുലാലിനൊരു കുടം ഉണ്ടാക്കാൻ പറ്റും, അതിൽ കവിഞ്ഞൊന്നും സാധ്യമല്ല. പക്ഷെ ഈ പ്രപഞ്ചം അതുപോലെ സൃഷ്ടിച്ചിരിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഈശ്വരൻ വേണം, അല്ലെങ്കിൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള ആരോ അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ സൃഷ്ടിക്കൊന്നും ശേഷിയില്ലാത്ത അല്പജ്ഞനായിരിക്കുന്ന പരിച്ഛിന്നനായിരിക്കുന്ന ജീവനാണോ അത്? അല്ല. അപ്പോൾ ഈശ്വരനിൽ നിന്നും ഭിന്നനായിട്ടൊരു ജീവനുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നതിനെന്താ തെറ്റ്? ഭാഷ്യകാരന് മുമ്പ് ഇത് വ്യാഖ്യാനിച്ച ആചാര്യന്മാരെല്ലാം പറഞ്ഞതാണ്, സംസാരി വേറെ ഈശ്വരൻ വേറെ. സംസാരിക്ക് ഈശ്വരനെ ധ്യാനിക്കാം, ധ്യാനിച്ച് വേണ്ടി വന്നാൽ ധ്യാനിച്ച് അവസാനം അതായി തീരാനും പറ്റും. പക്ഷെ അങ്ങനെ ധ്യാനിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഭേദബുദ്ധിയുണ്ട്, ഞാൻ വേറെ ഈശ്വരൻ വേറെ. ഭേദബോധത്തിൽ പിന്നെ ധ്യാനിച്ചുകൂടെയെന്ന് ചോദിക്കും. ഭേദബോധം വന്നു കഴിഞ്ഞാൽ എന്താ ധ്യാനിക്കാൻ കഴിയാത്ത? അഭേദബോധത്തിൽ ധ്യാനമില്ല. ഭേദബുദ്ധിയുള്ളടത്ത് മാത്രമേ ധ്യാനമാണ്. അഭേദബോധത്തിനെന്താ ധ്യാനമില്ലാത്തത്? അഭേദബോധം ഭേദബുദ്ധിയെ നശിപ്പിച്ചു, അവിദ്യയെ നശിപ്പിച്ചു, അതിന് കാരണമായിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിച്ചു. പിന്നെ ധ്യാനം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, ആരാരെ ധ്യാനിക്കും? നിഷ്പ്രയോജനമാണ്, നിഷ്പ്രയോജനമായ കാര്യം ആരെങ്കിലും ചെയ്യും. അഭേദബോധത്തിൽ അഭേദബോധത്തിന് വേണ്ടി ഉള്ള ധ്യാനമില്ല. അഭേദബോധം നേടിക്കഴിഞ്ഞു, പിന്നെ ഒരാൾ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയായിരിക്കും. അങ്ങനെ സംഭവിക്കും. ഇവിടെ ശ്രുതി എന്ന ധ്യാനത്തെ വിധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഒരു ഈശ്വരനവിടെ അന്യനായി സ്വീകരിക്കുന്നു. ധ്യാനിക്കാനൊന്നും വേണ്ടേ? ഒരാളെ ധ്യാനിച്ച് ശിവനെ സാക്ഷാത്കരിച്ചു, വിഷ്ണുവിനെ സാക്ഷാത്കരിച്ചു, ദേവിയെ സാക്ഷാത്കരിച്ചു, ഇതെല്ലാം അന്യമായിട്ടുണ്ടായിട്ടല്ലേ സാക്ഷാത്കരിച്ചു. ഇവയെല്ലാം തന്നെ നന്യമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ശംഖചക്രവും കിരീടകുണ്ടലും ഒന്നും തനിക്കില്ല. അപ്പൊ താൻ മനസ്സിലാക്കുന്നു ശംഖചക്രവും കിരീടകുണ്ടലും ഒക്കെ ഉള്ള ഒരു ദേവനുണ്ട്, താനല്ലെന്ന് ഉറപ്പാണ്. അങ്ങനെ വ്യക്തമായ ബോധ്യമുണ്ട് താനതല്ല, തനിക്കതൊന്നുമില്ലല്ലോ. അപ്പൊ അതല്ല ഉള്ള ഒരാൾ ധ്യാനിക്കണം ആ ദേവനെ. അങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച അവസാനം തദ്ഭാവത്തെ പ്രാപിക്കുന്നു, ദൈവഭാവത്തെ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഈ സംസാരിയിൽ നിന്നും വിലക്ഷണനായ ഒരു ഈശ്വരനെ, അത് വിഷ്ണുവോ ശിവനോ ദേവിയോ ദേവനോ എന്തോ ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു ഈശ്വരനെ യുക്തി കൊണ്ട് സമർത്ഥിക്കുന്നു. താർക്കികന്മാർ ബുദ്ധിയുള്ളവർ, അവരെടുത്തു പറയണം, അവർക്ക് ബുദ്ധിയുള്ളവരാണ്. ഭാഷ്യകാരൻ ഇപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിലാക്കുന്നു, മറ്റുള്ളവർ വേറെ തരത്തിൽ മനസ്സിലാക്കുന്നു. അവരെല്ലാം ബുദ്ധിമാന്മാരെന്ന് പ്രസിദ്ധരുമാണ്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നതിന് വിരുദ്ധമായി മനസ്സിലാക്കുന്നവൻ ബുദ്ധിയില്ലാത്തവനാകും. അല്ലെ, ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കുന്നതിന് വിരുദ്ധമായി മനസ്സിലാക്കിയ ബുദ്ധിയില്ലാത്തവനാണ്. അതുകൊണ്ട് അദ്വൈതി ബുദ്ധിയില്ലാത്തവനാണ്. അതുകൊണ്ട് ഈ സംസാരിയിൽ നിന്നും വിലക്ഷണനായ അന്യനായ ഒരു ഈശ്വരനുണ്ട്. സംസാര ദുഃഖ അഭിനയ അർത്ഥിത്വ പ്രവൃത്തി ദർശന സ്ഫുടം അന്യത്വം ഈശ്വര സംസാരണമാകുന്നു. അത് മാത്രമല്ല, ഈ ബന്ധനം, ഈ മോക്ഷം, ഇതൊക്കെ ആർക്ക്? ഈശ്വരനാണ്. ഈശ്വരൻ പ്രാധിപ്പെടുന്നു, ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നു, എനിക്ക് ഗുരു വേണം, ശാസ്ത്രം വേണം, ജ്ഞാനം വേണം, സംസാരം നിവൃത്തി വേണം, മുക്തി വേണം, ഇതൊക്കെ ആഗ്രഹിക്കുന്നു. സംസാര ദുഃഖാപനയന അർത്ഥിത്വ, ഇതെല്ലാം അർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രവൃത്തി ചെയ്യുന്നവൻ സ്ഫുടം വ്യക്തമായും അന്യത്വം ഈശ്വര, അവൻ ആ സംസാരി ഈശ്വരൻ നിന്നും അന്യനാണ്. ഇല്ലെങ്കിൽ അതിനുവേണ്ടി എങ്ങനെ പ്രവർത്തിക്കും? സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം എന്തിനു ഇതിനു വേണ്ടി പ്രവർത്തിക്കണം? നമ്മുടെ ജീവൻ വേറെ തന്നെയാണ്, എന്നാലേ ഈശ്വരനെ ധ്യാനിക്കാൻ പറ്റൂ. അതേ പറയുന്നു, എനിക്ക് പഞ്ചസാര കഴിച്ചുകൊണ്ടിരുന്നാൽ മതി, പഞ്ചസാര ആകണ്ടെന്ന്. കൂടുതൽ കഴിച്ചാൽ ഷുഗർ വരും, എന്നാലും അത് കഴിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ മടുത്തു പോകും, കഴിക്കാൻ പറ്റാതെയാവും, എന്നാലും കഴിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. ഭേദത്തെ അംഗീകരിച്ച് ഉപാസനയുള്ളൂ. അത് വാസിക്കുന്നവരെല്ലാം, ധ്യാനിക്കുന്നവരെല്ലാം പറയുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പൂർവക്ഷ്യം പറയുന്നത്. എനിക്ക് അന്യനായ ഒരു ഈശ്വരം വേണം, കൂടിയേ തീരും. എന്റെ പ്രവൃത്തി എല്ലാം സഫലമാവണമെങ്കിൽ അതുണ്ടായാലേ തീരും. എനിക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ഒരു ഈശ്വരം വേണം, അന്യനായ ഈശ്വരൻ. ഈശ്വരനുണ്ടോ എന്നുള്ള കാര്യത്തിലല്ല ഇവിടെ തർക്കം, അത് അന്യനാണോ അല്ലേ എന്നുള്ളതാണ് തർക്കം. എന്തായാലും താൻ ഈശ്വരനല്ല, എന്തുകൊണ്ട് അവാക്യ അനാദര. വാക്ക് അപ്രാണൻ അമനൻ, വാക്കില്ല പ്രാണനില്ല മനസ്സില്ല ഒന്നുമില്ലാത്ത ഒന്ന്, ഞാനതൊക്കെ ഉള്ളവനാണ്, ഞാനെങ്ങനെ ഈശ്വരനാകും? അനാദര, ആദരം ഇവിടെ ആദരം എന്ന് വെച്ചാൽ ഭ്രമം. ഞാനിപ്പോൾ ഭ്രമമുള്ളവനാണ്, ഈ ശരീരത്തിലൊക്കെ ഭ്രമിച്ചിരിക്കുന്നവനാണ്. ഒരു ഈശ്വരനുണ്ട്, ഈ ഭ്രമമില്ലാത്തവൻ, അത് ഞാനെങ്ങനെയാകും എന്ന് ശ്രുതി പറയുന്നു. സ്മൃതി എന്തു പറയുന്നു? തമേ പാർത്ഥാസ്യകർത്തവ്യം ദശലോകേഷു ചിന്തന അനവാപ്തം അവാപ്തവ്യം പാർത്ഥേ ഏവച കർമ്മണി. എനിക്കൊന്നും പ്രാപിക്കേണ്ടതായിട്ടില്ല, മോക്ഷം എനിക്ക് പ്രാപിക്കേണ്ടതായിട്ടില്ല, എനിക്ക് കർത്തവ്യങ്ങളില്ല. അങ്ങനെ തൻ്റെ സംസാര അതീതത്വത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഈശ്വരൻ തന്നെ. അത് സ്മൃതി. ഇനി ശ്രുതി പറയുന്ന സ്വ അന്വേഷ്ടവ്യ സവിജിജ്ഞാസം, അവനെ അന്വേഷിച്ചറിയണം, സാക്ഷാത്കരിക്കണം. അപ്പൊ ഈശ്വരൻ അന്യനാണല്ലോ. തം വിദിത്വ അനലിപ്യതേ, അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാപത്താൽ ബന്ധിക്കപ്പെടുന്നില്ല. അപ്പൊ അവൻ വേറെ ഉണ്ടല്ലോ, ഇപ്പൊ തനിക്ക് പാപമുണ്ടല്ലോ, ബ്രഹ്മവിദാപ്നോതിപരം, അതിനെ അറിയുന്നവൻ അതിനെ പ്രാപിക്കുന്നു. അവിടെയും അത് വേറെയാണല്ലോ. ഇക ദൈവാനുതിഷ്ഠവ്യം ഏതത്, അപ്രമേയം ധ്രുവം, ഇതപ്രമേയമാണ് ധ്രുവമാണ് ഇതിനെ ഏകഥ ഒരു പ്രകാരത്തിൽ തന്നെ സാക്ഷാത്കരിക്കണം. യുവാ ഏത് അക്ഷരം ഗാർഗി അവിദിത്വ ഗാർഗി ഉപദേശിക്കുന്ന യാജ്ഞർക്ക് ഇതിനറിയാതെ പോകുന്നവൻ കൃപണനാണ്, അവൻ സംസാരത്തെ പ്രാപിക്കുന്നു. തമേവ ധീരോ വിജ്ഞായ വിവേകി, അതിനറിയുന്നു. പ്രണവോ ധനുശ്ശരോ ഹ്യാത്മാ ബ്രഹ്മ തത് ലക്ഷ്യമുച്ചത്, ഈ ജീവാത്മാവാണ് ശരം അത് ലക്ഷ്യമാക്കുന്ന ലക്ഷ്യം, അത് പരബ്രഹ്മമാണ്, പ്രണവമാണ് ധനു, അതിന്റെ ഉപായം ഇത്യാദി കർമ്മ കർത്തൃനിർദ്ദേശം, ഇത്യാദി കർമ്മ കർത്തൃനിർദ്ദേശം. ഈശ്വരൻ തന്റെ ധ്യാനത്തിന്റെ കർമ്മമായി, തന്റെ ഉപാസനയുടെ കർമ്മമായി, തന്റെ പ്രാർത്ഥനയുടെ കർമ്മമായി, തന്റെ എല്ലാ കർമ്മങ്ങളുടെയും വിഷയമായി, കർമ്മമായി താൻ അതൊക്കെ ചെയ്യുന്നവനായി. ബ്രഹ്മത്വത്തിൽ ലക്ഷ്യം ഉച്ചതെന്ന് പറഞ്ഞ ഈശ്വരനാണ് ലക്ഷ്യം. ഈശ്വരനെ ലക്ഷ്യമാക്കിയിട്ടാണ് തന്റെ എല്ലാ പ്രവൃത്തികളും, ധ്യാനവും കർമ്മവും എല്ലാം. അപ്പൊ ഇവിടെ കർമ്മ കർത്തൃ നിർദ്ദേശം, തന്നെ കർത്താവായും ഈശ്വരനെ കർമ്മമായിട്ടും നിശ്ചയിക്കും. താൻ ഈ സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവനായിട്ട് ഈശ്വരൻ തന്നാൽ പ്രാപിക്കപ്പെടുന്നവനായും നിർദ്ദേശിക്കുന്നു. ഇത്രയും വ്യക്തമായി നിർദ്ദേശിച്ചിരിക്കുമ്പോൾ ശ്രുതി തന്നെ എങ്ങനെ ഈശ്വരനും ജീവനും വേറെയാകും? അതുകൊണ്ട് എന്താണ്, അന്യനായ ദേവനെയോ ദേവിയെയോ ഒക്കെ ഉപാസിച്ച് സാക്ഷാത്കരിക്കണം. അത് ഭേദചിന്തയിൽ അധിഷ്ഠിതമായ ധ്യാനത്തെ അതിനിവിടെ നിഷേധിക്കുന്നു. അത് മാത്രമല്ല ഇനിയുണ്ട്, മുമുക്ഷോസ്ഥ ഗതി മാർഗവിശേഷോ ദേശോ ഉപദേശ. മുമുക്ഷുവിന് രണ്ടു തരത്തിലൊന്ന് കർമ്മങ്ങൾ ചെയ്യുന്നവരും മറ്റൊന്ന് ഉപാസകർ. പ്രധാനമായിട്ട് അവർക്കുള്ള ഗതി, പോകേണ്ട മാർഗങ്ങൾ, എത്തിച്ചേരേണ്ട സ്ഥലം, ഇതെല്ലാം വെവ്വേറെ പറഞ്ഞിരിക്കുന്നു. അസതി ഭേദേ കസ്യ കുതോ ഗതിസ്യാം, നിങ്ങൾ പറയുന്ന ഇവിടെ ഭേദമേ ഇല്ല, സർവഭേദമാണ്, ഈശ്വരനില്ല, താനില്ല, ഒരു തരത്തിലുള്ള ഭേദമില്ല, കേവലം അഭേദം മാത്രമാണ്. അല്ലെങ്കിൽ ആരാരെ പ്രാപിക്കും, ആരാരെ ധ്യാനിക്കും, കസ്യ കുതോ ഗതി, ആരാണ് ആരെ പ്രാപിക്കേണ്ടത്, അതൊന്നുമില്ല എന്ന് പറയണമെങ്കിൽ തഥാഭാവിച്ച ദക്ഷിണ ഉത്തരമാർഗ വിശേഷാനുപത്തി. ഇവിടെ ദക്ഷിണായനും ഉത്തരായനും പറഞ്ഞിരിക്കുന്ന ആർക്കു വേണ്ടി? ഗന്ധവ്യ ദേശം, അവിടെ പിതൃലോകത്ത് പോകുന്നു, ദക്ഷിണായനത്തിലൂടെ ഉത്തരായനത്തിലൂടെ സൂര്യലോകത്തിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇതെന്തിനു വേണ്ടി? ഇതെല്ലാം വേദം പറഞ്ഞല്ലേ, ഭിന്നസ്ഥിതത്വ പരമാത്മ സർവമേതം. അതുകൊണ്ട് ഇവിടെ സ്വീകരിക്കണം, ധ്യാനിക്കേണ്ടതായ പരമാത്മാവ് അന്യമാണ് എന്ന് സ്വീകരിച്ച് തന്നെ ധ്യാനിക്കണം. ഭിന്നസേതു പരസ്മാത്മന സർവമേതു, അതുകൊണ്ട് താൻ വേറെ, പരമാത്മാവ് വേറെ, താൻ പരമാത്മാവിനെ ഉപാസിക്കണം. കർമ്മജ്ഞാന സാധന ഉപദേശാച്ച, മാത്രമല്ല കർമ്മങ്ങൾ, ഞാനൊന്നിച്ച് ഉപാസന, ഈ സാധനങ്ങളെല്ലാം ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു. അത് അന്യനായ ഒന്നുണ്ടെങ്കിലേ സാധ്യമാകും. ഭിന്നശ്ചി ബ്രഹ്മണ സംസാരിച്ച യുക്ത തമ്പ്രതി അഭിനയ മിശ്രയിച്ച സാധനയോ കർമ്മജ്ഞാനോ ഉപദേശിച്ചു. അതുകൊണ്ട് ആ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ ഒരു സംസാരി ഉണ്ടെങ്കിൽ മാത്രമേ ഭിന്നസ്യ ബ്രഹ്മണ സംസാരിച്ച തമ്പ്രതി അഭ്യുദയ നിശ്രയിച്ചത്, അങ്ങനെയുള്ള ഒരു പുരുഷനെ സംബന്ധിച്ച് അഭ്യുദയവും നിശ്രയിച്ചും എല്ലാം വിധിച്ചിരിക്കുന്നു. അന്യനായതുകൊണ്ട് അവനാണ് അതിൻ്റെ ആവശ്യമുള്ളത്. അഭ്യുദയത്തിൻ്റെയും നിശ്രയിച്ചത്തിൻ്റെയൊക്കെ ആവശ്യം ആർക്കാണുള്ളത്? അത് അർഹതയുള്ളവനാണ്. അത് അർഹതയുള്ളവൻ ആരാണ്? ജീവനാണ്. എങ്ങനെയുള്ള ജീവൻ? ആ പരമാത്മാവിൽ നിന്നും വേറിട്ടവൻ. ഈശ്വരസ്യ ഈശ്വരനിന്റെ ഒന്നും ആവശ്യമില്ല. കർമ്മം ചെയ്തൊന്ന് നേടുക, ഉപാസന ചെയ്ത് ധ്യാനിച്ചൊന്ന് നേടുക, ഇതൊന്ന് ഈശ്വരൻ ആവശ്യമെന്നുണ്ട്. ആപ്തകാമത്തെ ഈശ്വരൻ ആപ്തകാമനാണ്, ആപ്തകാമ സ്പൃഹ, അവിടെ സ്പൃഹയില്ല. തസ്മാദിത്തം ബ്രഹ്മേതി ബ്രഹ്മഭാവി പുരുഷോച്ചേതി. അതുകൊണ്ട് അവിടെ ബ്രഹ്മവായുധം ഗ്രാസീത് എന്ന് പറയുന്നിടത്ത് ബ്രഹ്മശബ്ദം കൊണ്ട് ആ പുരുഷനെയാണ് പറഞ്ഞത്. ഏത് പുരുഷൻ ഭാവിയിൽ ധ്യാനിച്ച് ബ്രഹ്മമായി ബ്രഹ്മത്തെ ധ്യാനിച്ച് ബ്രഹ്മമായി തീരുന്ന പുരുഷനെയാണ് പറഞ്ഞത്. മുമ്പ് ഈ ചർച്ച വന്നു, അല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ സ്വസ്വരൂപത്തെ അല്ല പറയുന്നു. അവിടെ സിദ്ധാന്തം നിങ്ങൾ ഈ പറയുന്ന അസംബന്ധമാണ്. ഇത് ഭാഷകാരന് മുമ്പുള്ള ആൾക്കാർ പറഞ്ഞു, ഭർത്തൃപ്രപഞ്ചന് മറ്റും. അത് കഴിഞ്ഞ് ഭാഷകാരം വന്നിട്ടാണ് നിഷേധിച്ചു, അത് ശരിയല്ല, നിങ്ങളീ പറയുന്നതിനൊക്കെ യുക്തി ഉള്ളതുപോലെ തോന്നുന്നു, പക്ഷെ ഇതൊന്നും പരമാർത്ഥമല്ല. അത് ബോധിപ്പിച്ചിട്ട് ഇന്നും ജിജ്ഞാസകളെല്ലാം ആ വഴിക്ക് തന്നെ സഞ്ചരിക്കുന്നു. ഭാഷകാരം ഇത് ബോധിപ്പിച്ചിട്ട് എത്ര കാലമായി, വീണ്ടും എന്ത് ചെയ്യുന്നു? ജീവന്മാരെല്ലാം അജ്ഞന്മാരായി ഭേദത്തെ സ്വീകരിച്ച് ഉപാസിക്കുന്നു. ഇത് ഉപദേശിച്ചതിന് ശേഷം ഫലത്തിൽ എന്ത് ചെയ്തു? ആ ഉപദേശം അനർത്ഥകം തന്നെ, ഇന്നും അനർത്ഥകം തന്നെ. ബ്രഹ്മോപദേശാനർത്ഥയ്ക്ക് പ്രശ്നം. നിങ്ങളിങ്ങനെ ഭേദഭാവനയോടുകൂടി ഉപാസിക്കുകയാണെങ്കിൽ പിന്നെ തത്വമുസി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യർത്ഥമായിരിക്കും. സംസാരിച്ച ബ്രഹ്മഭാവി അബ്രഹ്മ വിരിത്തു അബ്രഹ്മാനം ഏവഹം ബ്രഹ്മസ്മിതി. സംസാരി ആത്മവിജ്ഞാനാദേവ സർവാത്മഭാവസ്യ ഫലസ്യ സിദ്ധത്വ പരബ്രഹ്മോപദേശസ്യ ധ്രുവം അനർത്ഥയ്ക്കും പ്രാപ്തം. എങ്ങനെ അനർത്ഥമാകും? ബ്രഹ്മോപദേശം ഇങ്ങനെ തുടരുകയാണെങ്കിൽ, ഭേദബുദ്ധിയോടുകൂടി ഈ ഉപാസന തുടരുകയാണെങ്കിൽ, ഈ ശ്രൗതമായ വിജ്ഞാനം അസംബന്ധമാണ്, ശ്രുതി അസംബന്ധമാണ്, തത്വമസി അസംബന്ധമാണ്. സംസാരിച്ച ബ്രഹ്മ ഭാവ്യ ബ്രഹ്മ സംവിദിത്വ സംസാരിയായ സംസാരി ബ്രഹ്മത്തെ ഉപാസിക്കുന്നു, ബ്രഹ്മമായി തീരാൻ വേണ്ടിയിട്ട്, ബ്രഹ്മഭാവ്യമായി ബ്രഹ്മത്തെ ഉപാസിക്കുന്നു. അഹം ഹിരണ്യഗർഭ, ഞാൻ പ്രജാപതിയാണ്, ഞാൻ ഹിരണ്യഗർഭനാണ്, ഇങ്ങനെ ഉപാസിക്കുന്നു. അല്ലെങ്കിൽ ബ്രഹ്മത്തെ അന്യമായി കണ്ടിട്ട് തന്നെ തന്നെ അഹം ബ്രഹ്മാസ്മീതി, അഹം ബ്രഹ്മാസ്മീതി തന്നെ പുതി ഉപാസിക്കുന്നു, അജ്ഞനായിരിക്കുന്ന തന്നെ. സർവഭവത് തസ്യ സംസാരി ആത്മവിജ്ഞാനാദേവ, അങ്ങനെ അന്യനായി തന്നെ അന്യനായി കാണുന്നു, താൻ സംസാരിയായി തന്നെ അറിയുന്നു. അങ്ങനെയുള്ള അറിവ് കൊണ്ട് ഉപാസന കൊണ്ട് സർവാത്മഭാവസ്യ ഫലസ്യ സിദ്ധത, അതുകൊണ്ട് സർവാത്മഭാവമാകുന്ന ഫലം നേടുമെന്ന് പറയുകയാണെങ്കിൽ, ഈശ്വരൻ നിന്ന് അന്യമായ സംസാരിയായിരിക്കുന്നു തന്നെ ഉപദേശിച്ച് ഉപാസിച്ചിട്ട് താൻ സംസാരി ആത്മഭാവത്തെ ആ പരമാത്മഭാവത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സംസാരി ആത്മവിജ്ഞാനം കൊണ്ട് തന്നെ സർവാത്മഭാവം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരബ്രഹ്മോപദേശം ഇവിടെ ഏകത്വത്തെ ഉപദേശിക്കുന്ന വ്യർത്ഥമായി തീരും. ധ്രുവമാനർത്ഥയ്ക്കും പ്രാപ്തി, ഇതെല്ലാം വ്യർത്ഥമായി തീരും. അതുകൊണ്ട് തന്നിൽ നിന്നും അന്യമായി ഈശ്വരനെ കണ്ട് ഉപാസിച്ചാൽ അത് തത്വമസി വ്യർത്ഥമാക്കുന്ന ഉപാസനയാണ്. ഇന്നും അത് ചെയ്യുന്നുണ്ട്. അപ്പോ അനാദിയായി ശ്രുതി ഉപദേശിച്ചിരിക്കുന്ന താല്പര്യത്തിന് വിരുദ്ധമായി നീങ്ങുകയാണ്. അത് പാടില്ല. ഈ സംസാരാത്മവിജ്ഞാനം കൊണ്ടൊരിക്കലും ജരാമരണ രോഗാദികളോടുകൂടിയിരിക്കുന്ന സുഖദുഃഖാദികളോടുകൂടിയിരിക്കുന്ന ഈ ജീവവിജ്ഞാനം കൊണ്ട് ഒരിക്കലും പരമാത്മപ്രാപ്തിയില്ല. പുറോക്ഷി പറയുന്ന സംസാരിയായിരിക്കുന്ന ജീവനെ തന്നെ ബ്രഹ്മമായി ഉപാസിച്ചിട്ട് ബ്രഹ്മപ്രാപ്തിയെ പ്രാപിക്കണമെന്നാണ് സിദ്ധാന്തം വരുന്നത്. സാധ്യമേ അല്ല. ഈ ജീവനെ തന്നെ ഉപാസിച്ചിട്ടുണ്ട്, തന്നെ അറിയണം, തന്നെ ഉപാസിക്കണമെന്നെല്ലാം പറയുന്നിടത്ത് തന്നെ എങ്ങനെ തൻ്റെ അസംസാരി സ്വരൂപത്തെ അറിയണമെന്നാണല്ല, അസംസാരി രൂപത്തെ അറിയണമെന്നല്ല. അത് മാത്രമല്ല, പൂർവക്ഷം വീണ്ടും പറയുന്നു തദ്വിജ്ഞാനസ്യ ബ്രഹ്മവിജ്ഞാനം. അത് ക്വചിത് പുരുഷാർത്ഥ സാധനെ അവിനിയോഗ, അത് ഒരിടത്തും ഈ കർമ്മങ്ങളിലൊന്നും പുരുഷാർത്ഥമായ സ്വർഗാദികൾ അതിൻ്റെ സാധനമായി അവിനിയോഗ, അതിനൊരു ബന്ധവുമില്ല. സത്യജ്ഞാനം ആനന്ദം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിന് ഈ കർമ്മങ്ങളുമായി ഒരു ബന്ധവുമില്ല. പൂർവക്ഷം പറയുന്നു അവർക്ക് പൂർവക്ഷിയെ സംബന്ധിച്ച് പുരുഷാർത്ഥം എന്താണ്? ഈ അഗാധികളിൽ നിന്ന് കിട്ടുന്ന സ്വർഗമാണ്, അതിനിത് ഉപകരിക്കുന്നില്ല. ക്വചിത് പുരുഷാർത്ഥ സാധന അനുവിയോഗ, അതിന് സംബന്ധമില്ല, വിനിയോഗമില്ല. അതുകൊണ്ട് സംസാരിന് അഹം ബ്രഹ്മാസ്മീതി ബ്രഹ്മത്വ സമ്പാദനാർത്ഥ ഉപദേശിച്ചത്. അതുകൊണ്ട് ഈ സംസാരിയെ തന്നെ, ഈ ജീവനെ തന്നെ അഹം ബ്രഹ്മാസ്മി എന്നിങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഉപാസിച്ച് ഉപാസിച്ച് അവസാന ബ്രഹ്മമായി തീരണം. അതിനു വേണ്ടിയിട്ടാണ് സച്ചിദാനന്ദവും മറ്റും പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അഭേദമായി അറിയാൻ വേണ്ടിയല്ല എന്നാണ്. സംസാരിനെ അഹം ബ്രഹ്മാസ്മീതി ബ്രഹ്മത്വ സമ്പാദനാർത്ഥം, ഈ സംസാരിയായിരിക്കുന്ന ജീവനെ തന്നെ ധ്യാനിച്ച് ധ്യാനിച്ച് അങ്ങനെയുള്ള പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ധ്യാനിക്കുക, അവസാനം ഇതെല്ലാം മാറി താൻ തന്നെ, ഈ സംസാരി തന്നെ ഇതൊരാകാതിരുന്ന ബ്രഹ്മമായി തീരും. ധ്യാനിക്കുന്നവരുടെയൊക്കെ ലക്ഷ്യം അതാണ്. താനിപ്പോൾ എന്തല്ലയോ തന്നെ അതാക്കി മാറ്റുക, അതാണ് ധ്യാനത്തിൻ്റെ ഫലം. അതിനുവേണ്ടിയാണ് ഉപദേശം ബ്രഹ്മത്വ സമ്പാദനാർത്ഥം. സംസാരിയെ ബ്രഹ്മമാക്കി തീർക്കും. ഇപ്പം ബന്ധനത്തിലിരിക്കുന്നവനെ മുക്തനാക്കി തീർക്കും. താൻ നിത്യമുക്തനാണെന്നറിയുകയല്ല, അത് രണ്ടും തമ്മിൽ വ്യത്യാസം. താൻ നിത്യമുക്തനാണെന്നുള്ള കാര്യം അറിയുന്നു മാത്രമേ ഉള്ളൂ. അവിടെ താൻ സംസാരി അല്ലാത്തതുകൊണ്ട് സംസാരിയായിരിക്കുന്ന തന്നെ ധ്യാനിച്ച് മുക്തനാക്കേണ്ട കാര്യമില്ല. രണ്ടും തമ്മിൽ വ്യത്യാസം. പൂർവക്ഷി പറയുന്നു, ഈ പറയുന്ന ബ്രഹ്മം എന്ന് പറയുന്ന വേദത്തിൽ പറയുന്ന പുരുഷാർത്ഥം, സ്വർഗാദി പുരുഷാർത്ഥങ്ങളുടെ സാധനയായിരിക്കുന്ന കർമ്മങ്ങളിലൊന്നും ഇതിൻ്റെ യാതൊരു ആവശ്യവും വരുന്നില്ല. അതുകൊണ്ട് ഒരു തനിക്ക് ബോധ്യമുള്ള കാര്യമാണ്, താൻ സുഖദുഃഖ അതികളോടുകൂടിയവനാണ്, സംസാരിയാണ്, താൻ തന്നെ ചെയ്യണം ആ പരബ്രഹ്മമായിട്ട്. അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ കാര്യബ്രഹ്മം, അതായിട്ട് ഉപാസിച്ച് ബ്രഹ്മത്വം താൻ അവസാനം അതായിത്തീരണം. ധ്യാനത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരും. എന്താണ് ധ്യാനിക്കണമോ? അവിടെ ഭേദബുദ്ധി വേണം. അന്യമായി ഒന്നിനെ ധ്യാനിക്കാൻ പറ്റൂ. താനിപ്പോൾ സംസാരിയാണ്, തന്നെ സംസാരിയായി ധ്യാനിച്ചിട്ട് പ്രയോജനം വല്ലതുണ്ടോ? ഈ സംസാരി സംസാരിയായ തന്റെ രൂപത്തെ ധ്യാനിച്ച എന്താ വിശേഷം സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കില്ല. സംസാരിയായിരിക്കുന്ന താൻ അസംസാരിയായിരിക്കുന്ന ഒരു ബ്രഹ്മത്തെ ധ്യാനിക്കണം. അത് ക്രമേണ അങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് തൻ്റെ ഈ സാംസാരിക ഭാവങ്ങളെല്ലാം പോയി അവസാനമാണ് ഹിരണ്യഗർഭസ്ഥാനത്തെ അസംസാരി ഭാവത്തെ പ്രാപിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇത് രണ്ടും പറയുന്നത്. ഒരിടത്ത് സംസാരിയായ തന്നെ ബോധിപ്പിക്കുന്നു, വേറിടത്ത് അസംസാരിയായിരിക്കുന്ന ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ആ എന്താണ് ആ ബ്രഹ്മം എന്നറിയണം, ആരാണ് ഹിരണ്യഗർഭൻ അതറിയണം. നല്ല ഉപാസിക്കാൻ പറ്റും, ധ്യാനിക്കാൻ പറ്റും. ഹിരണ്യഗർഭൻ എങ്ങനെ അറിയണം? അത് സച്ചിദാനന്ദ സ്വരൂപനാണ്. അന്തർജ്ഞാദേഹി ബ്രഹ്മസ്വരൂപേ കിം സമ്പാദയതഹം ബ്രഹ്മാസ്മീതി. അങ്ങനെ ഒന്നിനെ അറിഞ്ഞില്ലെങ്കിൽ, ഹിരണ്യഗർഭനെ സച്ചിദാനന്ദ രൂപനായി അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തുപാസിക്കാനാണ്? അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, ആയ ഈശ്വരനാണ്. ഹിരണ്യഗർഭനെന്നോ പ്രജാപതിയെന്നോ ഈശ്വരനെന്നോ ശിവനെന്നോ വിഷ്ണുവെന്നോ ദേവനെന്നോ ദേവിയെന്നോ എന്തുവേണോ പറഞ്ഞാൽ അതാണ്. ഉപാസന അല്ലെങ്കിൽ ധ്യാനത്തിന്റെ ആധാരം ഈ ഭേദബുദ്ധിയാണ് എന്നാണ് പറയുന്നത്. ഭേദബുദ്ധിയുള്ളവനെ അത് സാധിക്കും. നിർജാത ദക്ഷിണ ഹി ബ്രഹ്മണി ശക്യ സമ്പത്ത്. അതുകൊണ്ട് ധ്യാനം ചെയ്യുന്നതിന് നമുക്ക് വ്യക്തമായൊരു ലക്ഷ്യം വേണം. അതെന്താണ്? സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം, അതിനെ മനസ്സ് ഏകാഗ്രമായി ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിക്കുമ്പോൾ തൻ്റെ ഈ സംസാരഭാവമെല്ലാം പോയി തനതായിത്തീരും. പറയുമ്പോൾ ശരിയാണെന്ന് നമുക്ക് തോന്നും. ഇപ്പൊ ധ്യാനമേ വേണ്ടെന്നാണ് പറയുന്നത്, അതാ പറഞ്ഞു വരുന്നത്. അത്തരം ഭേദബുദ്ധിയോടുകൂടിയ ഒരു ധ്യാനമേ ഇവിടെ അംഗീകരിക്കുന്നില്ല. അപ്പജ്ഞനായ ജീവൻ ധ്യാനിക്കുന്ന സർവജ്ഞനായ ഒരു ഈശ്വരൻ അതിലൂടെ അംഗീകരിക്കുന്നില്ല. ഈ പറഞ്ഞൊന്നും ശരിയല്ല. എന്തുകൊണ്ട്? അയം ആത്മാ ബ്രഹ്മ യേ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യേ ആത്മാ തസ്സത്യം സ ആത്മാ ബ്രഹ്മവിദാപ്നോതി പരം ഇതി പ്രകൃത്യ തസ്മാത് വാ ഏതസ്മാത് ആത്മന ഇതി സഹസ്രശ ബ്രഹ്മാത്മശക്തി സമാനാധികരണ്യാത് ഏകാർത്ഥം ഏവ ഏകാർത്ഥത്വം ഏവ ഇത്യവഗമ്യതേ. പറയുന്നു അയമാത്മാ ബ്രഹ്മ. എന്തായി പറയുന്നത്? ഈ സംസാരിയായിരിക്കുന്ന ഞാൻ അന്യനായ ബ്രഹ്മത്തെ അറിയുന്നു എന്നല്ല പറയുന്നത്, ഈ താൻ തന്നെയാണ് ആ തത്വം. സാക്ഷാത് അപരോക്ഷം, അത് സ്വയം അപരോക്ഷമായിരിക്കുന്ന കാര്യമാണ്. നീ നിന്റെ സംസാരിത്വത്തെ ജനന മരണങ്ങളെയൊക്കെ അറിയുമ്പോൾ അവിടെ അപരോക്ഷമായിരിക്കുന്ന തത്വം അതിനെ നീ അറിയുന്നില്ലെന്നേ ഉള്ളൂ. യാത്മാ അപഹതപാത്മാ, ഇവിടെ പറയുന്നത് നീ സംസാരിയെന്നല്ല ശ്രുതി ബോധിപ്പിക്കുന്നത്, നീ അപഹതപാത്മാ പാപപുണ്യങ്ങൾക്ക് അതീതനായ തത്വമാണെന്നാണ്. തസത്യം സാത്മാ പറയുന്നു. നീ അന്വേഷിക്കുന്ന സത്യം അത് നീ തന്നെയാണ് സാത്മാ, അത് നിന്റെ സ്വരൂപം തന്നെയാണ് ബ്രഹ്മവിദാപ്നോതി പരം. അങ്ങനെ സ്വസ്വരൂപത്തെ അറിയുന്നവനാണ് അതിനെ പ്രാപിക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഭേദബുദ്ധി യാതൊരു സ്ഥാനമില്ല. ഇത് പ്രകൃതിയായി ഇതെല്ലാം പറഞ്ഞതിന് ശേഷം തസ്മാത് വാദി തസ്മാത് പറയുന്നു. ആ മുമ്പ് പറഞ്ഞ ആ ബ്രഹ്മസ്വരൂപം സച്ചിദാനന്ദ സ്വരൂപം, അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇത് സഹസ്ര ബ്രഹ്മാത്മശബ്ദേഹവും സമാനാധികരണ. അതുകൊണ്ട് ബ്രഹ്മശബ്ദവും ആത്മശബ്ദം പരമാത്മാവിനെ സൂചിപ്പിക്കുന്ന ബ്രഹ്മശബ്ദം ജീവനെ ശ്രോതാവിനെ സൂചിപ്പിക്കുന്നതായ ആത്മശബ്ദം, ഇത് രണ്ടും സമാനാധികരണ അഭേദമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഏകാർത്ഥത്വം രണ്ടിൻ്റെ അർത്ഥം ഒന്നാണ്. ഏ വിത്യപകം, ഇത് ഒന്നാണെങ്കിൽ പിന്നെ ആരാരെ ധ്യാനിക്കും? അത് സാധ്യമല്ല എന്നർത്ഥം. അന്യസ്ഥി അന്യത്വേ സമ്പത്കരിയതേ, തനിക്ക് അന്യമായി ഒന്നെന്നുണ്ടെങ്കിൽ അവിടെ ധ്യാനിക്കാം, അതില്ലെങ്കിൽ എങ്ങനെ ധ്യാനിക്കും? കണ്ണടച്ചിരുന്ന ആരെ ധ്യാനിക്കുന്നത്? അന്യമായി ഒന്നുണ്ടെങ്കിലേ ധ്യാനിക്കാൻ പറ്റും. അതെ, നിരന്തരം വിഷയങ്ങളെ ധ്യാനിക്കുന്നു. എന്തുകൊണ്ട്? വിഷയം അന്യമാണെന്നുള്ള ബോധമുള്ളതുകൊണ്ടാണ്. അഭേദമാണെങ്കിൽ ആർക്കാരെ ധ്യാനിക്കാൻ പറ്റും? ഏകത്വേ, ഏകത്വത്തിൽ ധ്യാനമില്ല എന്നാണ്. ഏകത്വ ബുദ്ധിയിൽ ധ്യാനമില്ല. ഇതം സർവമേതയം ആത്മാ, ഇതെല്ലാം ഈ കാണുന്ന സർവം എന്താണ്? ആ പരമാത്മാവ് തന്നെ. ഈ കാണുന്ന എല്ലാം പരമാത്മാവ് എന്ന് പറയുമ്പോൾ കേൾക്കുന്നവനും അത് തന്നെയാണ്. പിന്നെ അന്യമായി ഏത് പരമാത്മാവിനെ, ഏത് ദേവനെ, ഏത് ദേവിയെ ധ്യാനിക്കാനാണ്? ഇതല്ലേ സത്യം? അപ്പോൾ ഈ സത്യമല്ലേ ബോധിക്കേണ്ടത്? ഇത് ബോധിക്കുന്നില്ലെങ്കിൽ അവൻ അജ്ഞൻ. അജ്ഞതയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതെല്ലാം അജ്ഞാന കാര്യങ്ങളാണ്. അപ്പൊ അജ്ഞതയെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും? അത് സാധ്യമല്ലല്ലോ. ഇതീജ പ്രകൃത സീവ ദൃഷ്ടവ്യസ്യ ആത്മനേകത്വം ദർശിക്കുക. അതുകൊണ്ടിവിടെ ദർശിക്കേണ്ടതായ ആത്മാവ്, സാക്ഷാത്കരിക്കേണ്ടതായ ആത്മാവ്, ആ പരമാത്മാവ് അതിൻ്റെ ഏകത്വത്തെ, അഭേദത്തെയാണ് കാണിക്കുന്നത്. തസ്മാ ആത്മനോ ബ്രഹ്മത്വ സമ്പത് ഉപപത്തി. അതുകൊണ്ട് ഈ സംസാരിയായിരിക്കുന്ന ജീവൻ തന്നെ മറ്റെന്തെങ്കിലുമായിട്ട് ഉപാസിക്കുന്നത് അതിന് യാതൊരു യുക്തിയും ഇല്ല. അതന്നെ ശിവനായിട്ടോ വിഷ്ണുവായിട്ടോ ദേവനായിട്ടോ ഹിരണ്യഗർഭനായോ ഒരു തരത്തിലുള്ള ഉപാസനയും ഇത് തത്വത്തെ പറയുന്നു, സത്യത്തെ പറയുന്നു. ഈ തത്വത്തെ ഗ്രഹിക്കാത്തവർക്ക്, ഈ തത്വം ബോധ്യപ്പെടാത്തവർക്ക് അന്യ ഭേദഭാവത്തോടുകൂടി ഉപാസിക്കാം, അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട്. പക്ഷെ ശ്രുതിയിൽ നിന്ന് ഈ തത്വത്തെ മനസ്സിലാക്കുന്നവൻ, അഭേദജ്ഞാനമുള്ളവന് ഇവിടെ ഉപവസിക്കാൻ, ധ്യാനിക്കുന്നതിന് വേണ്ടി അന്യമായൊരു വസ്തുവില്ല. തീർത്തും പറയുകയാണ്, എന്നുവെച്ചാൽ അഭി അന്യ പ്രയോജനം ബ്രഹ്മ ഉപദേശിച്ചു. നിങ്ങളെന്താ പറയുന്നത്? ഞാൻ ധ്യാനിക്കുന്നതിന് എനിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്നാണ്, അതിനെ പ്രാപിക്കുക. അത് അന്യമായിക്കൊള്ളട്ടെ, പക്ഷേ ധ്യാനിച്ചാൽ അതിനെ പ്രാപിക്കാൻ പറ്റും. ഞാൻ ശിവനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഒടുവിൽ അവസാനം ഞാൻ ആ ശിവതത്വത്തെ പ്രാപിക്കും. ഞാൻ വിഷ്ണുവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവസാനം ആ തത്വത്തെ പ്രാപിക്കും. ആ സച്ചിദാനന്ദമായിക്കൊള്ളട്ടെ, എനിക്കതിനെ പ്രാപിക്കാൻ കഴിയുമല്ലോ. ഇതാണ് പറയുന്നത്. എന്നുവെച്ചാൽ അന്യപ്രയോജനം ബ്രഹ്മ ഉപദേശിക്കുന്നവിടെ അങ്ങനെ തന്നിൽ നിന്ന് അന്യമായ ഒരു തത്വത്തെ പ്രാപിക്കുന്നതല്ല ശ്രുതി പറയുന്നത്. പിന്നെയോ ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി, അതിനറിയുന്നവൻ അത് തന്നെ ആയിത്തീരുന്നു. അപ്പൊ വേറെന്തിനേയും പ്രാപിക്കാൻ അവിടെ ഇല്ല. അഭയം വൈ ജനകപ്രാപ്തവസി പറയുന്നു. ജനക നീ പ്രാപിക്കുന്ന അഭയസ്വരൂപത്തെയാണ്, അതിൻ്റെ സ്വരൂപം തന്നെയാണ്, അന്യമായ ഒന്നില്ല. അഭയം ഹി വൈ ബ്രഹ്മഭൂതി, അത് ബ്രഹ്മസ്വരൂപം തന്നെയാണ്. ഇതി തഥാപത്തി, ഇവിടെ പറയുന്ന തഥാപത്തിയാണ്, തന്നിഷ്ഠ അതാണ് പറയുന്നത്. പരമാത്മനിഷ്ഠയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബോധം കൊണ്ടുവരുന്ന പരമാത്മനിഷ്ഠ. സമ്പത്തിച്ച് തഥാപത്തിൽ നശ്യം, ഈ നിഷ്ഠ വരത്തില്ല ധ്യാനിക്കുകയാണെങ്കിൽ അന്യമായ ഒന്നിനെ പ്രാപിക്കേണ്ടി വരും. നഹി അന്യസ്യ അന്യഭാവപദ്ധതി, ഒരിക്കലും ഒന്നിനും മറ്റൊന്നായി തീരാൻ കഴിയില്ല. നീ സംസാരിയാണെങ്കിൽ നീ എന്ന് സംസാരിയായി തന്നെ ഇരിക്കും. നിനക്ക് സച്ചിദാനന്ദമാകാൻ കഴിയത്തില്ല, ഒന്നും മറ്റൊന്നാകത്തില്ല. വചന സമ്പത്തിരവി തദ്ഭാവത്തി സാധിച്ച് ഒരു പക്ഷെ പറയുന്നു, ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ സമ്പത്തി അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ശിവനെ ധ്യാനിക്കുന്നു, ശിവഭാവത്തെ ധ്യാനിക്കുന്നു, ജഡയും മകുടവും ഗംഗയും ചന്ദ്രക്കലയും ഒക്കെയുള്ള ആ രൂപത്തെ ധ്യാനിക്കുന്നു. അല്ല ഇനി അതല്ലെങ്കിൽ അതിനെ ഒരു തത്വമായി ധ്യാനിക്കുന്നു. സച്ചിദാനന്ദം, ഈ സംസാരിയായിരിക്കുന്ന എനിക്ക് ആ ശിവതത്വത്തെ പറഞ്ഞു അവനെ ധ്യാനിക്കുന്നു. ഏതുതരത്തിലുള്ള ധ്യാനമായാലും ഈ ധ്യാനം എന്ന് പറയുന്ന എന്താണ്? മനസ്സിന്റെ പ്രവൃത്തിയാണ്. മനസ്സിന്റെ എങ്ങനെയുള്ള പ്രവൃത്തി? മനസ്സിന്റെ ഭാവനാത്മകമായ പ്രവൃത്തി. മനസ്സിങ്ങനെ ഒരു പ്രത്യേക ഭാവനയിൽ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. ശിവം ശിവം ശിവം എന്ന്, അല്ലെങ്കിൽ ശിവോഹം ശിവോഹം ശിവോഹം, ഞാനാ ശിവനാണ് ശിവനാണെന്നിങ്ങനെ. ഇതാണ് ധ്യാനം. മനസ്സിന്റെ ധ്യേയ വിഷയത്തിലുള്ള ഭാവനാത്മകമായ ഈ പരിണാമം. ശരി, ഈ ഭാവനാത്മകമായ പരിണാമം എന്ന് പറയുന്ന ഈ സാധനം എന്താണ്? മനസ്സിന്റെ ഭാവന. ഇത് വാസ്തവത്തിൽ ജ്ഞാനമല്ലേ? ഇത് ജ്ഞാനം തന്നെയാണ്. ധ്യാനവും ജ്ഞാനം തന്നെയാണ്. ഒരറിവിന്റെ പ്രവാഹമാണത്. ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവിനെ ആവർത്തിക്കാൻ, അതല്ലാതെ എന്താ ധ്യാനം? അല്ലെങ്കിൽ ധ്യാനശ്രവങ്ങളിലൊക്കെ ആ അത് കേൾക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവുണ്ടാകുന്നു, അറിവിനെ ആവർത്തിക്കുന്നു. അതുകൊണ്ട് ശ്രുതി ഇത് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ധ്യാനത്തെ ദ്രഷ്ടവ്യ ശ്രോതവ്യ മന്ദവ്യ. അതുകൊണ്ട് വചന സമ്പത്തേരവി, ഈ ജ്ഞാനരൂപത്തിലുള്ള ഈ ധ്യാനം, അതുകൊണ്ട് തദ്ഭാവ അപത്യസ്യ, ആ നിഷ്ഠ എന്തുകൊണ്ട് വന്നുകൂടെ? ഞാനിപ്പോൾ സംസാരിയാണ്, പക്ഷെ ഞാൻ ശിവോഹം ശിവോഹം എന്ന് ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ഈ ധ്യാനവും ജ്ഞാനരൂപത്തിലായതുകൊണ്ട് ഇതിൻ്റെ ഫലമായി അവസാനം ആ ശിവ തത്വനിഷ്ഠ എന്തുകൊണ്ട് സംഭവിച്ചുകൂടെ? സാധാരണ യുക്തി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പറയുന്നു നാ അത് സാധ്യമല്ല. ഇവിടെ സാധ്യമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഭേദബുദ്ധിയെ സ്വീകരിച്ചുകൊണ്ടാണ്. ആ ശിവതത്വത്തിൽ നിന്ന് ഭിന്നനായ ഞാൻ ആ ശിവതത്വത്തെ നിരന്തരം ഭാവന ചെയ്ത് ഞാൻ രൂപത്തിലുള്ള ഭാവന ചെയ്ത് അവസാനം ഞാൻ ആ ശിവതത്വമായി മാറുക. അത് സാധിക്കില്ല, അത് സാധിക്കത്തില്ല. ഒരവസരവും ഭാഷകാരം കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? നേരത്തേന് സമാനം പറഞ്ഞു, സമ്പത്തേ പ്രത്യേക മാത്രത്വം. നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ അംഗീകരിച്ചു. ഈ സമ്പത്തി എന്ന് പറയുന്നത് ജ്ഞാനം തന്നെയാണ്. അത് ജ്ഞാനമായതുകൊണ്ട് തന്നെ അതിന് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും ചെയ്യാനുള്ള ശേഷിയില്ല. നേരത്തെ പറഞ്ഞു, ജ്ഞാനത്തിന് അങ്ങനെയുള്ള പ്രത്യേക ഇതൊന്നുമില്ല. അത് എത്ര ആവർത്തിച്ചാലും ശരി, ജ്ഞാനം ജ്ഞാനം തന്നെയാണ്. അതിനതിനുള്ള ശേഷിയില്ല. എന്തുകൊണ്ട്? വിജ്ഞാനസിജ മിഥ്യാജ്ഞാന നിവർത്തകത്വം വ്യതിരേകീണ അകാരകത്വം മിഥ്യമാണ്. ജ്ഞാനത്തിന് ഒരൊറ്റ പണിയേ ഉള്ളൂ. രണ്ടാമതൊരു പണി ജ്ഞാനത്തിനില്ല, അജ്ഞാനത്തെ ഇല്ലാതാവും. അജ്ഞാനത്തിൻ്റെ സ്ഥാനത്ത് അത് കയറിയിരിക്കും. അതിൽ കവിഞ്ഞ് ജ്ഞാനത്തിന് ഒരു തരത്തിലുള്ള പരിവർത്തനവും ഒരു സ്ഥലത്തും വരുത്താൻ ജ്ഞാനത്തിന് ശേഷിയില്ല. ഞാനിപ്പോൾ സംസാരിയാണ്. സംസാരിയായിരിക്കുന്ന ഞാൻ പറയുന്നു ശിവോഹം ശിവോഹം ശിവോഹം. പരമാർത്ഥത്തിലിരിക്കുന്ന എൻ്റെ സംസാരിത്വത്തെ ഇല്ലാതാക്കാൻ ഈ ജ്ഞാനത്തിനെന്താ ശേഷി? അതില്ലാതാകൂ. എന്നിലിരിക്കുന്ന സംസാരിത്വം പരമാർത്ഥമാണെങ്കിൽ ദ്വൈത ചിന്തയുടെ അടിസ്ഥാനം അതാണ്. ഞാനിപ്പോൾ വാസ്തവത്തിൽ ഞാനിപ്പോൾ സംസാരിയാണ്. ശിവതത്വത്തെ ധ്യാനിച്ചിട്ട് ഞാൻ ഈ സംസാരിത്വത്തെ എൻ്റെ ജ്ഞാനം കൊണ്ട് കളയുമെന്നാണ് പറയുന്നത്. ജ്ഞാനത്തിനങ്ങനെ ഒരു ശേഷിയില്ല. ഏതെങ്കിലും ഒരു വസ്തുവിനെ മാറ്റാനോ മറിക്കാനോ ഒന്നും സാധ്യമല്ല ജ്ഞാനത്തിന്. അങ്ങനെയാണെങ്കിൽ എന്തെളുപ്പമായിരുന്നു? ജ്ഞാനത്തിന് അങ്ങനെ ഒരു ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ജ്ഞാനം കൊണ്ട് സർവകാര്യങ്ങളും നടക്കും, സങ്കല്പം കൊണ്ട് നടക്കും. അത് നടക്കുന്നില്ലല്ലോ, ഒന്നും നടക്കത്തില്ല. പറയുന്നു എന്നുവെച്ചാൽ വചനം വസ്തുനഃ സാമർഥ്യജനകം പറയുന്നു. അങ്ങനെ ഒരു വസ്തുവിൽ സാമർത്ഥ്യത്തെ ഉണ്ടാക്കുന്നതിന് ജ്ഞാനത്തിന് ശേഷിയില്ല. ഇപ്പൊ വെളുത്തിരിക്കുന്നു, വെളുപ്പാണെന്നറിഞ്ഞു, ഉടനെ ഞാൻ പറയുന്നു ഇത് കറുപ്പാണ് എന്നറിയാൻ ശ്രമിച്ചാൽ ഇത് കറുപ്പാവും. ഇല്ല, ഇത് വെളുത്തിരിക്കുന്നതുകൊണ്ട് വെളുത്തതായിട്ട് അറിയുന്നു. 100 തവണ ഇത് ഭാവന ചെയ്താലും വസ്തുസ്വരൂപത്തെ മാറ്റാൻ പറ്റും, വെളുപ്പ് കറുപ്പാവും. 100 തവണ ഭാവന ചെയ്താൽ ചിലപ്പോൾ തനിക്ക് തോന്നും ഇത് കറുപ്പാണ്, അത് ഭ്രാന്തി, തനിക്കുണ്ടാവുന്ന ഭ്രാന്തിയാണ്. അല്ല, വസ്തുസ്വരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനത്തിന് മാറ്റം വരുത്താൻ പറ്റും. അഗ്നിയെ കാണുന്നു, അത് ശീതമാണെന്ന് ഇങ്ങനെ ഭാവന ചെയ്യുന്നു. നിരന്തരമായി ഭാവന ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ശീതം അനുഭവപ്പെടാം, പക്ഷെ അത് ഭ്രാന്തിയായിരിക്കും. മുമ്പിലിരിക്കുന്ന അഗ്നി ശീതമാകത്തില്ല. എന്തുകൊണ്ട്? ജ്ഞാനത്തിന് വസ്തുസ്വരൂപത്തെ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ വാസ്തവത്തിൽ സംസാരിയാണെന്ന് കരുതുകയാണെങ്കിൽ, എത്ര ശിവനാണെന്ന് ധ്യാനിച്ചാലും ശരി, നിന്റെ വാസ്തവ സംസാരിത്വത്തെ മാറ്റത്തില്ല. അല്ല, ഒരാളങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് അയാൾ അവസാനം ശിവനായി, ഭ്രാന്തിയായിരിക്കും. അല്ലെങ്കിൽ മറ്റൊന്ന് സംഭവിച്ചിരിക്കാം. എന്താണ്? അയാളങ്ങനെ ധ്യാനിച്ചു വന്നപ്പോൾ അയാളുടെ ഭേദബുദ്ധി നശിച്ചു. അയാൾക്ക് ബോധ്യമൊന്നും എന്താണ്? താൻ സംസാരിയല്ല, ശിവൻ തന്നെ. അതാണ് ശിവപ്രാപ്തി. അല്ല, ഈ ഭേദബുദ്ധിയെ നിലനിർത്തിക്കൊണ്ട് ധ്യാനത്തിലൂടെ ശിവബോധത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പറയുന്നു ചിലർക്ക് അദ്വൈതവും തത്വമൊന്നും അറിയത്തില്ലായിരുന്നു, പക്ഷെ അവർ ശിവനെ ഉപാസിച്ചു, അല്ലെങ്കിൽ ബ്രഹ്മത്തെ ഉപാസിച്ചു, അല്ലെങ്കിൽ ദേവിയെ ഉപാസിച്ചു, അവർക്ക് ബ്രഹ്മ സാക്ഷാത്കാരം കിട്ടിയെന്ന് പറയുന്നു. ആ സംഭവിക്കാം, അത് സംഭവിക്കാം. എന്തുകൊണ്ട്? അജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ഈ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് അവരുപാസന തുടങ്ങി, അല്ലെങ്കിൽ ധ്യാനം തുടങ്ങി. ആ ധ്യാനമല്ല അവർക്ക് സാക്ഷാത്കാരത്തെ കൊടുത്തു. വിവേകമുണ്ടായി, ജ്ഞാനമുണ്ടായി. ആ ജ്ഞാനമുണ്ടാകുന്നതിന് ഈ ഉപാസന അവരെ സഹായിച്ചിരിക്കും. മറ്റു തരത്തിൽ ചിത്തശുദ്ധിയിലൂടെയോ ഈശ്വരാനുഗ്രഹത്തിലൂടെയോ ഒക്കെ സഹായിച്ചിരിക്കും. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തലത്തിൽ വന്ന് ആ ഭേദബുദ്ധിയെ ഇല്ലാതാക്കുന്ന ജ്ഞാനം പ്രകാശിക്കാതെ അവർക്ക് സംസാര നിവൃത്തി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഒരാൾ ഒരുപക്ഷെ തുടങ്ങുന്നത് ഭേദബുദ്ധിയോട് കൂടിയാണെങ്കിലും ക്രമേണ ജ്ഞാനത്തിലൂടെ, ജ്ഞാനപ്രാപ്തിയിലൂടെ അയാൾക്ക് സംസാര നിവൃത്തി സംഭവിക്കും. അല്ലാതെ ഈ ഭേദബുദ്ധിയെ നിലനിർത്തിക്കൊണ്ട്, അതാണ് ഇവിടെ പറയുന്നത്, അങ്ങനെ പറയുമ്പോൾ സംശയിക്കും പലരും. ഈ അദ്വൈത ഉപനിഷത്ത് വാക്യമൊന്നും ശ്രവിക്കാത്തവരും കേവലം ശ്രദ്ധാസമ്പന്നന്മാരായിട്ടുള്ള ആൾക്കാർ, അവർ തന്നെ അവസാനം ബ്രഹ്മ സാക്ഷാത്കാരം നേടിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. എവിടെയെങ്കിലും അങ്ങനെ ഒരു സ്ഥലത്ത് അവരെത്തിച്ചേരും. എവിടെയാണോ ഈ ജ്ഞാനം, ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്, ചിലപ്പോൾ പൂർവ്വ സംസ്കാരം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വർത്തമാന ജന്മത്തിൽ ബാഹ്യമായ ഒരു ഗുരുവിൻ്റെ ഉപദേശം കൊണ്ടാകും, അല്ലെങ്കിൽ ആന്തരികമായി തന്നെ ഗുരുവിൻ്റെ ഉപദേശം കൊണ്ടാകാം. എവിടെയെങ്കിലും സംഭവിക്കും. ഭക്ഷ്യക്കാരിവിടെ നിഷേധിക്കുന്നത് ഈ ഭേദം പരമാർത്ഥമാണെന്ന് വാശി പിടിക്കുന്നവരെ ആണ്. ഈ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട്, ഭേദത്തെ നിലനിർത്തിക്കൊണ്ട് താൻ ഉപാസനയിലൂടെ സാക്ഷാത്കരിക്കും, മുക്തനാകും എന്ന് പറയുന്നതിനാണ് ഇവിടെ നിഷേധിക്കുന്നത്. അതിന് വേറെ ഉദാഹരണം പറയും ശാസ്ത്രം. അങ്ങനെ ഹിമാലയത്തിലേക്ക് വഴി വ്യക്തമായി മനസ്സിലാക്കി അവിടെ ചെന്ന് ചേരുന്നവരുണ്ട്, വഴി തന്നെ സഞ്ചരിച്ച്. പക്ഷെ വഴി തെറ്റി സഞ്ചരിക്കുന്നവരുമുണ്ട്. പക്ഷെ ചെന്ന് ചേർന്നാൽ അവസാനം രണ്ടുപേരെ സംബന്ധിച്ച് ഹിമാലയം തന്നെ. പക്ഷെ എവിടെയെങ്കിലും ചെന്ന് വഴി തെറ്റുന്നവനും അവസാന വഴി കയറും, എന്നിട്ട് അവിടെ എത്തിച്ചേരും. അപ്പം അവിടെ ആയാലും തൻ്റെ ആ ഭേദബുദ്ധി നശിക്കണം. അതുകൊണ്ട് ഈ പറയുന്ന ഭേദബുദ്ധിക്കനുസരിച്ചുള്ള ഈ ഭാവന ഈ ഞാൻ ഇതുകൊണ്ട് സാധിക്കത്തില്ല. ഈ ഭേദബുദ്ധിയോടുകൂടിയുള്ള ഈ ഭാവന കൊണ്ട് ഈ പറയുന്ന തത്വസാക്ഷാത്കാരം സാധ്യമല്ല. എന്തുകൊണ്ട്? അത് ജ്ഞാനമാണെങ്കിലും എന്താണ് എന്നുവച്ച വചനം വസ്തുന സാമർത്ഥ്യം ജ്ഞാപകം ഹി ശാസ്ത്രം ശാസ്ത്രം ജ്ഞാപകമാണ്, വസ്തുതത്വത്തെ ബോധിപ്പിക്കുന്നതാണ് എന്ന കാരകം കാരകമല്ല. പറയുന്നു ഉപാസിക്കുന്നതും ജ്ഞാനമാണ്, അതും ഭാവനാത്മകമായിട്ടുള്ള ജ്ഞാനമാണ്. തത്വമസിന്ന് ശ്രവിക്കുന്നതും ജ്ഞാനമാണ്. അപ്പോൾ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടുകൊണ്ടും സാക്ഷാത്കാരം ഉണ്ടാകണ്ടേ? ഉപാസിക്കുന്നത് ജ്ഞാനമാണ് സംബന്ധിച്ച്, പക്ഷെ അത് ഭേദജ്ഞാനമാണ്, അതുകൊണ്ടാണ് അത് ഫലം ചെയ്യാത്തത്. തത്വമസിന്ന് ഗ്രഹിക്കുന്ന അഭേദജ്ഞാനമാണ്, അതാണ് ഫലം ചെയ്യുന്നത്. ഇവിടെ ഭേദജ്ഞാനം കൊണ്ട് സംസാരനിവൃത്തി, ഭേദജ്ഞാനത്തിന്റെ ആവൃത്തി കൊണ്ട് സംസാരനിവൃത്തി ഉണ്ടാകില്ല. അതാ പറയുന്നു ഇവിടെ ശിവോഹം ശിവോഹം എന്ന് ധ്യാനിച്ചാലും ശരി, അവിടെ ഭേദജ്ഞാനത്തിന്റെ ആധാരത്തിലാണ്. എന്താ ഭേദജ്ഞാനം? ഞാൻ സംസാരിയാണ്, ഞാൻ ശിവനല്ല, അല്ലാത്ത ശിവനാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ഭാവന കൊണ്ട് സാധ്യമല്ല. മറിച്ച് ശിവോഹം എന്നറിയുന്നു, ശിവനായിട്ട് തന്നെ താൻ ശിവനായിട്ട് തന്നെ ശിവോഹം എന്നറിയുന്നു, അത് ഫലം ചെയ്യും. ഭേദബുദ്ധി കൂടാതെ താൻ ശിവോഹം എന്ന് ഉപാസിച്ചാലോ, അതാണ് അഹംഗ്രഹ ഉപാസന എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ഉപാസനയും ക്രമേണ അവനെവിടെ എത്തിക്കുമെന്ന് പറയും. ഭേദബുദ്ധിയെ നിരാകരിച്ചുകൊണ്ടുള്ള ഉപാസനയാണ് ആ ഉപാസനയുടെ ഫലമായി ജ്ഞാനത്തിലൂടെ അവൻ എത്തിച്ചേരും. ഉപാസനയുടെ ഫലമായിട്ടല്ല, ഉപാസന നേരിട്ടല്ല, ധ്യാനം നേരിട്ടല്ല, ഉപാസനയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം. അവിടെ ഉപാസന എന്താണ്? അവിടെ ഭേദരഹിതമായ ജ്ഞാനം തന്നെയാണ്. അത് ഫലത്തെ ഉണ്ടാക്കില്ലേ പറ്റും. ആ ജ്ഞാനം എവിടെ നിന്നുണ്ടായി? തത്വമസിയിൽ നിന്നുണ്ടായി. തത്വമസിയിൽ നിന്ന് അവൻ ശിവനാണെന്നറിഞ്ഞു. പിന്നെ എന്തിനവൻ വീണ്ടും ശിവോഹം ശിവോഹം എന്ന് ധ്യാനിക്കുന്നത്? പറഞ്ഞല്ലോ, അജ്ഞാന കാര്യങ്ങളായ സംശയാദികൾ നിലനിൽക്കുന്നത് കൊണ്ട് അതിനില്ലാതാക്കുന്നതിന് ശ്രവണ മനനാദി രൂപത്തിൽ ശിവോഹത്തിന്റെ ആവൃത്തി. ഒടുവിൽ അവൻ ആ നിശ്ചയത്തിലെത്തിച്ചേരുന്നു. അവിടെ എന്താണ്? ഭേദത്തെ നിരാകരിച്ചുകൊണ്ടാണ്, ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. അവിടെ ഈ ധ്യാനം സഹായിച്ചതും എന്തിന്? സംശയാദികളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് സഹായിച്ചു. അത് മറ്റൊന്ന്. ഇവിടെ അതിനല്ല പറയുന്നു. കഴിഞ്ഞാൽ ശിവോഹം ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ സാക്ഷാത്കാരം ഉണ്ടാകത്തില്ലേ, മോക്ഷം ഉണ്ടാകത്തില്ലേ എന്ന് ചോദിച്ചാൽ നിഷേധിക്കില്ല. ഇവിടെ പ്രധാനമായി പറയുന്ന ഭേദബുദ്ധി അംഗീകരിച്ചുകൊണ്ടാണോ? കാരണം ഈശ്വരനിൽ നിന്ന് അന്യനാണ് എന്നുള്ള ബുദ്ധി അംഗീകരിച്ചുകൊണ്ടാണ്, അത് നിഷേധിച്ചിട്ടാണ്. ഏത് തരത്തിലായാലും ജ്ഞാനം ഉണ്ടായത് പ്രമാണത്തിൽ നിന്നാണ്, ഉപാസനയിൽ നിന്നല്ല. ആ ജ്ഞാനത്തിന് വരുന്ന തടസ്സങ്ങളെ മാറ്റുന്നതിന് ഉപാസനയെ സഹായിക്കും. ഉപാസനയുടെ ഫലം മുഖ്യമായി പറയുന്നതാണ് ഒന്ന്, മനസ്സിന്റെ ഏകാഗ്രത, പിന്നെ വിഘ്നങ്ങളുടെ നാശം, ഈശ്വരാനുഗ്രഹം, പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവിടെ ഉപാസന ആയാൽ കൂടിയും അത് ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടല്ല, നിഷേധിച്ചുകൊണ്ടായിരിക്കണം. അതിന്റെ ഫലം ചെയ്യും. നിശ്ചയാത്മകമായ ജ്ഞാനം സംഭവിക്കും, ദോഷരഹിതമായ ജ്ഞാനം സംഭവിക്കും. അതുകൊണ്ട് സംസാരം എന്തുപിടുത്തി വരും, അതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ ഈ ഭേദത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരു മാനസിക ഭാവന ചെയ്യുമ്പോൾ ഈ ഭാവന ആ ഭേദത്തെ നശിപ്പിക്കുകയെന്ന് പറയുന്നത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായും അഭേദജ്ഞാനത്തെ ആശ്രയിച്ചായിരിക്കും. അപ്പം നാം മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്, ധ്യാനിക്കുകയോ ഉപാസിക്കുകയോ ജപിക്കുകയോ മന്ത്രസാധന ചെയ്യുകയോ എന്ത് വേണം ചെയ്യാം, പക്ഷേ തത്വമസി ബോധിപ്പിക്കുന്ന അഭേദജ്ഞാനത്തെ ഗ്രഹിച്ചുകൊണ്ടായിരിക്കണം, അംഗീകരിച്ചുകൊണ്ടായിരിക്കണം, അതിനെ വ്യക്തമായി ധരിച്ചുകൊണ്ടായിരിക്കണം. അതാണ് ഇവിടെ ഭാഷ്യകാരം പറയുന്നത്, ജ്ഞാപകം ഹി ശാസ്ത്രം, ശാസ്ത്രം ജ്ഞാപകമാണ് മുമ്പും വന്നു. എന്നുവെച്ചാൽ എന്താണ്, അത് ശാസ്ത്രം തത്വത്തെ ബോധിപ്പിക്കുന്നു. തത്വബോധനം അതാണ് ശാസ്ത്രം കൊണ്ട് സാധിക്കേണ്ടത്. ഇന്ന കാരകം അതിന് മറ്റു യാതന്ത്രം തന്നെ ചെയ്യുന്നതിന് ശേഷിയില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള അജ്ഞാന നിവൃത്തി എന്ന് പറയുന്നതല്ലാത്ത മറ്റേതെങ്കിലും ഒരു ഫലത്തെ ഉണ്ടാക്കുന്നതിന് അതിന് കഴിയത്തില്ല, ജ്ഞാനത്തിന് കഴിയത്തില്ല. ആ ഭാഗത്തെ ഇവിടെ വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഭാഷകാരൻ. ഇത്യാദി വാക്യേഷിച്ച പരസ്യവ പ്രവേശ സ്ഥിതം. അഹങ്കഗ്രഹ ഉപാസനയിലായാലും ശരി, തനിക്ക് തത്വമസി എന്ന് പറയുന്ന ആ വാക്യം ശ്രവിച്ചു, പരമാർത്ഥം എന്നതാണെന്ന് ബോധ്യമായി, അത് ബോധ്യപ്പെട്ടിട്ടും സംസാരം നിവൃത്തി അനുഭവപ്പെടുന്നില്ല. ബോധ്യപ്പെടാത്തതുകൊണ്ടല്ല, അത് ബോധ്യപ്പെട്ടു. പക്ഷേ ആ ബോധ്യപ്പെടലും സംശയാദികൾ ബാധിക്കുന്നു, ദുഃഖം നിവൃത്തി അനുഭവിക്കാൻ കഴിയുന്നില്ല, അതിന്റെ ഫലത്തെ അനുഭവിക്കാൻ കഴിയുന്നു. കൃതകൃത്യത തുടങ്ങിയ ജ്ഞാനഫലത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ആ ബോധമുണ്ട്, അതാണ് അവിടെ. പിന്നെ മറ്റെന്താ ചെയ്യുന്നത്? ഉപാസനയുള്ള വഴി. അതും എങ്ങനെയുള്ള ഉപാസന? ശ്രവണ മനന രൂപത്തിലുള്ള ഉപാസന. ശ്രവണ മനന രൂപത്തിലുള്ള ഉപാസനയിൽ എന്താണ് ദൃഢപ്പെടുത്തുന്നത്? ഇവിടെ ജീവപരഭേദമില്ല, അതാണ് അത് ബോധിപ്പിക്കുന്നത്, അതാണ് ചർച്ച ചെയ്യുന്നത്, അതാണ് മനനം ചെയ്യുന്നത്. അതും ഒരു ഉപാസനയാണ്. ശിവോഹം എന്ന് അവിടെ ദൃഢപ്പെടുത്തുന്നു. അവിടെ ആ ഭേദബുദ്ധിയെ നിരാകരിച്ചുകൊണ്ടാണ്. എങ്ങനെ? സയേഷ ഇഹ പ്രവിഷ്ഠ, ആ സൃഷ്ടികർത്താവ് തന്നെയാണ് ഈ ശരീരത്തിനുള്ളിലിരിക്കുന്നത്. രണ്ടും തമ്മിലുള്ള അഭേദജ്ഞാനം, ആ അഭേദജ്ഞാനത്തെ നിലനിർത്തിക്കൊണ്ടുള്ള മറ്റെന്ത് സാധനങ്ങളായാലും ശരി, ആ ഭേദജ്ഞാനത്തിൻ്റെ പൂർണതയ്ക്ക് ഉള്ള തടസ്സങ്ങളെ മാറ്റുന്നതിന് ഉപകരിക്കുന്ന ഏത് സാധനങ്ങളായാലും ശരി, വീണ്ടും അത് ഭേദജ്ഞാനത്തെ ഉണ്ടാകാത്തതല്ല, അതിനെല്ലാം അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അവയും എന്താണോ ജ്ഞാനത്തെ കൂടാതെ, അഭേദജ്ഞാനത്തെ കൂടാതെ അവയും നിഷ്ഫലങ്ങളാണ്. ഇവിടെ ഭാഷ്യകാരൻ അടിസ്ഥാനപരമായി അഭേദ ജ്ഞാനത്തെ സ്വീകരിച്ചിരിക്കുന്നു, അല്ലാതെ ഭേദജ്ഞാനം അതിനെ നിലനിർത്തിക്കൊണ്ട് സംസാര നിവൃത്തി സാധ്യമല്ല. കാരണം ഭേദജ്ഞാനത്തിന് അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് സാധ്യമല്ല. ജ്ഞാനത്തിന് അതിന് ശേഷിയുണ്ട്. ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നെങ്കിലും അത് കാരകമല്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അതിനത് മാത്രമേ കഴിയൂ, വേറെ ഒന്നും സാധ്യമല്ല. ജീവനെ ബ്രഹ്മമാക്കാനോ ശിവനാക്കാനോ ഒന്നും അതിന് കഴിയത്തില്ല. പരശിവ പ്രവേശിതം, ഇതാണ് പരമാർത്ഥം, ഇതാണ് സിദ്ധാന്തം. ഈ ശരീരത്തിന് ഉള്ളിലിരിക്കുന്നത് ആ പരനാണ്. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മവായുധം ആസി എന്ന് പറയുന്നിടത്ത് ആ വാക്യത്തെ തുടർന്നുള്ള ചർച്ചകളാണ് ബ്രഹ്മേദി എന്ന ബ്രഹ്മഭാവി പുരുഷ കല്പനാസാധ്യം. അതുകൊണ്ട് അവിടെ ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സംസാരിയായിരിക്കുന്ന ഒരു ജീവൻ ധ്യാനിച്ച് അവസാന ഹിരണ്യഗർഭത്തെ പ്രാപിച്ച് അങ്ങനെയുള്ള ഒരു ഹിരണ്യഗർഭൻ, അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. ബ്രഹ്മം എന്ന് പറയുന്നത് സർവഭേദശൂന്യമായ സ്വതത്വം തന്നെയാണ്. അതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രുതി വെളിപ്പെടുത്തിയിരിക്കുകയാണ്, ശ്രോതാവ് ബോധ്യപ്പെടാൻ വേണ്ടി പറയുകയാണ്. അല്ലാതെ ഭേദ അധിഷ്ഠിതമായ ഒരു തരത്തിലുള്ള ഉപാസന ഇവിടെ സ്വീകാര്യമല്ല. അത് രണ്ടും മനസ്സിലാക്കണം. ധ്യാനം അല്ലെങ്കിൽ ഉപാസന അദ്വൈതത്തിൽ അസംബന്ധമെന്നല്ല പറയുന്നു, അങ്ങനെ ധരിക്കുന്നു. ധ്യാനം ഉപാസന ആകാം, പക്ഷെ അത് ഭേദബുദ്ധിയെ ആശ്രയിച്ചായിരിക്കരുത്, അത്രേ പറയുന്നു. അഭേദബുദ്ധിയിൽ അതാവശ്യമാണെങ്കിൽ അതാകാം. ആവശ്യമാണെങ്കിൽ എന്നർത്ഥം അഭേദജ്ഞാനത്തിൽ അയാളുടെ സംസാരം നിത്യം നിവൃത്തമാൽ പിന്നെ ഒന്നിന്റെ ആവശ്യമില്ല. അഭേദജ്ഞാനം അയാളിൽ സംശയരഹിതമായി പ്രകാശിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നിന്റെ ആവശ്യമില്ല. പക്ഷെ അവിടെ ആ ജ്ഞാനത്തിലും ഒരാൾക്ക് ന്യൂനത അനുഭവപ്പെടുകയാണെങ്കിൽ ബാക്കി ഉപാസനകളും ധ്യാനമെല്ലാം ആകാം. പക്ഷെ ആധാരമായിരിക്കുന്നത് ഇതിനെല്ലാം സദാത്മീകത്വ ജ്ഞാനമാണ്. ശാന്തി ശാന്തി ശാന്തി.